ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 14 22 ശ്ലോകം. പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. എങ്ങനെയാണ് ഗുണാതീതൻ എന്നുള്ളത് ഭഗവാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. പ്രകാശം സത്വത്തിന്റെ കാര്യമാണ്, പ്രവൃത്തി രജസിന്റെ കാര്യമാണ്, മോഹം തമസിന്റെ കാര്യമാണ്. പ്രകാശം ച സത്വകാര്യം പ്രവൃത്തിം ച രജക്കാര്യം മോഹമേവ ച തമക്കാര്യം ഇത്യേതാനി ന ദേഷ്ടി സംപ്രവൃത്താനി സമ്യക് വിഷയഭാവേന ഉദ്ഭൂതാനി. ഇതിനെ വെറുക്കുന്നില്ല, പ്രകാശം അതായത് അറിവ്, അതിന്റെ സുഖം, കർമ്മങ്ങൾ, അല്ലെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലമായി വരുന്ന അനുകൂല പ്രതികൂല ഫലങ്ങൾ, മോഹം, അതിന്റെ ഫലമായി വരുന്ന മൂഢത, ആലസ്യം, നിദ്ര, ഇതെല്ലാം സംപ്രവൃത്താനി സമ്യക് വിഷയഭാവേന ഉദ്ഭൂതാനി. ഇതെല്ലാം ഒരു ഗുണാതീതന്റെ അന്ധകരണത്തിൽ വിഷയങ്ങളായി പ്രകടമായാലും പ്രകടമാവുന്നു എന്നർത്ഥം. ഇപ്പൊ ഗുണാതീതൻ എന്ന് പറയുമ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഇല്ലാത്തയാളെന്നല്ല, ഇതെല്ലാം ഉണ്ടാകാം. ഉണ്ടായാലും ഞാൻ ദൃഷ്ടി അതിനെ വെറുക്കുന്നില്ല, അന്ധക്കരണത്തിൽ പ്രകടമാകുന്ന ഈ ഭാവങ്ങളെ കുറിച്ച് അസ്വസ്ഥനാകുന്നില്ല എന്നർത്ഥം. സാധാരണ മനുഷ്യരെ പോലെ മമ താമസപ്രത്യോ ജാത തേനാഹ മൂഢ അങ്ങനെ കരുതുന്നില്ല. ഗുണാതീതന്റെ അന്ധക്കരണത്തിൽ താമസപ്രത്യം, നിദ്ര, ആലസ്യം, പ്രമാദം തുടങ്ങിയ താമസ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മൂഢനായി, ദുരാദോഷങ്ങളോട് കൂടിയവനായി, എനിക്ക് ഇത്തരം ദോഷങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്ന് കരുതി അയാൾ ദുഃഖിതനാകുന്നില്ല. തഥാ രാജസി പ്രവൃത്തി മമ ഉത്പന്ന ദുഃഖാത്മിക തേനാഹം രജസ പ്രവർത്തിത പ്രചലിത സ്വരൂപ തഥാ രാജസി പ്രവൃത്തി മമ ഉത്പന്ന. അതുപോലെ തന്നെ എന്റെ അന്ധകരണത്തിൽ രാജസവൃത്തികളുണ്ടായി, രാജസപ്രവൃത്തികൾ രാജസവൃത്തികൾ അവിടെ ഉണ്ടായി. ദുഃഖാത്മിക അത് പൊതുവെ ദുഃഖരൂപത്തിലുള്ളതാണ് രാജസവൃത്തികളെല്ലാം. തേനാഹം രജസ പ്രവർത്തിത, അങ്ങനെ ഞാൻ രജോഗുണത്താൽ എന്റെ മനസ്സ് രജോഗുണം കൊണ്ട് പരിവർത്തനം പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ മനസ്സ് രജോഗുണത്തിൻ്റെതായ പരിണാമങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പ്രചരിത സ്വരൂപ, ഞാൻ ആത്മനിഷ്ഠനായിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആത്മവിചാരത്തിൽ ഇരിക്കുകയായിരുന്നു, ഇപ്പൊ അതിന് ഭംഗം വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ലെന്നാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ രജസ് അവിടെ പ്രവർത്തിക്കുമ്പോൾ കോപതാപങ്ങൾക്കെല്ലാം മനസ്സധീനമാകുമ്പോൾ ഞാൻ എന്റെ സ്വരൂപത്തിൽ നിന്നതാ വ്യതിചലിച്ചു പോയി എന്ന് കരുതി കഷ്ടം മമ വർത്തതെ, എനിക്ക് വളരെ കഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്, വളരെ ദയനീയമായ അവസ്ഥയാണ് വന്നിരിക്കുന്നത്, ഇത്രയും വലിയ ജ്ഞാനമെല്ലാം നേടിയിട്ടും എനിക്കിങ്ങനെ എന്റെ സ്വരൂപത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകേണ്ട അവസ്ഥ വന്നല്ലോ. യോയം മത് സ്വരൂപാവസ്ഥാനാത് ഭ്രംശഃ, എന്റെ ഈ സ്വരൂപാവസ്ഥാനത്ത് നിന്ന് എനിക്ക് വന്ന ഈ ഭ്രംശം ഇത് മഹാകഷ്ടമാണ് എന്നിങ്ങനെ ദുഃഖിക്കുന്നില്ല. എന്നാ തഥാ സാത്വികോ ഗുണ പ്രകാശാത്മ. അതുപോലെ തന്നെ സാത്വികമായ ഗുണം, പ്രകാശരൂപത്തിലുള്ള ഗുണം, മാം വിവേകിത്വം ആപാദയൻ, അതെനിക്ക് അറിവിനെ നൽകുന്നു, വിവേകത്തെ നൽകുന്നു. ആ വിവേക സുഖത്തെ ഉണ്ടാകുന്നു, മനസ്സിന്റെ സന്തോഷത്തെ ഉണ്ടാകുന്നു. സുഖേജ സഞ്ജനയൻ ബദ്ധനാദി, അങ്ങനെ എന്നെ സുഖം ബന്ധിക്കുന്നു. ഇതി താനി നദ്യേഷ്ടി എന്ന് പറഞ്ഞാൽ അതിനെയും ദേഷിക്കുന്നില്ല. അല്ല, നേരത്തെ പറഞ്ഞല്ലോ, സത്വം എങ്ങനെ ബന്ധിക്കുന്നു ഒരു സാധകന്, രജസ് തമസ് എങ്ങനെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുണാതീതന്റെ ലക്ഷണം ഇതാണ്. ഈ ബന്ധന രൂപത്തിൽ ഗുണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ വെറുക്കുന്നില്ല, കഷ്ടം എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് കരുതി പരിതപിക്കുന്നില്ല. അസമ്യക് ദർശിത്വേന, അങ്ങനെ പരിതപിക്കുന്നവൻ ആരാണ്? അസമ്യക് ദർശിയാണ്, സമ്യക് ദർശി അല്ലാത്തവൻ. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്റെ അന്ധകരണത്തിൽ സംഭവിച്ച് അതെല്ലാം തന്റെ സ്വരൂപ നിഷ്ഠയ്ക്ക് വിരുദ്ധമാണ്, തന്റെ സ്വരൂപസ്ഥിതിയിൽ തന്നെ വ്യതിചലിപ്പിക്കുന്നതാണ് എന്ന് കരുതി പരിതപിക്കുന്നില്ല. അങ്ങനെ പരിതപിച്ചാൽ അയാൾ ഗുണാതീതനല്ല, അസമ്യക് ദർശിയാണ്. അപ്പം അസമ്യക് ദർശിത്വം കൊണ്ട് അസമ്യക് ദർശി അല്ലാതെ അയാൾ ഒരിക്കലും പരിതപിക്കുന്നില്ല. തദ്ദേവം, ഇങ്ങനെ ഗുണാതീതോ അന്നദ്വേഷ്ടി സംപ്രവൃത്താനി, അങ്ങനെ ഗുണാതീതൻ ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗുണാതീതനിൽ ഈ പറയുന്ന സത്വരജസ്തമ ഗുണങ്ങളുടെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാം. സംപ്രവർത്തന എന്ന് വെച്ചാൽ അത് യാതൊരു നിർലോഭമായി പ്രവർത്തിക്കാം, വേണ്ടും വണ്ണം പ്രവർത്തിക്കാമെന്നർത്ഥം. യാതൊരു ദാക്ഷിണ്യമില്ലാതെ അത് പ്രവർത്തിക്കുമെന്നർത്ഥം ഗുണങ്ങൾ. അപ്പോൾ ഗുണങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതല്ല ഗുണാതീതന്റെ ലക്ഷണം എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. ഗുണങ്ങൾ അതിന്റെ വികാര രൂപങ്ങളിൽ പ്രവർത്തിക്കും. ഗുണങ്ങൾ ഉള്ളിടത്തോളം കാലം അത് പ്രവർത്തിച്ചു തന്നെ തീരും. അത് നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നദ്ദേഷ്ടി അയാൾ അതിനെ വെറുക്കുന്നില്ല എന്നത്. വെറുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഭയക്കും, ദുഃഖം വരും പലതരത്തിൽ. ഒരാൾ തന്റെ മനസ്സിനെ ശുദ്ധമാക്കി ഇത്തരം ദോഷങ്ങളൊന്നും ഇല്ലാതെ ആക്കി നിർത്താൻ ശ്രമിക്കുമ്പോൾ ആ ദോഷങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം അതിനോട് എതിർപ്പ് മനസ്സ് തന്നെ പ്രകടിപ്പിക്കും, അതിനെ വെറുക്കും. നിയന്ത്രണ അതീതമായി അത്തരം വികാരങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഇത്തരം വികാരങ്ങൾക്ക് താൻ അധീനനായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കും, പശ്ചാത്തപിക്കും. അയാളുടെ ഉള്ളിലിരിക്കുന്ന ആ ബോധം, ഈ ഗുണങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്, അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിന് സ്ഥിതപ്രജ്ഞത നേടാൻ കഴിയൂ. ഇപ്പോൾ താൻ ആ ഗുണങ്ങൾക്ക് അധീതനായിപ്പോയി, അധീനനായിപ്പോയി എന്ന് പറഞ്ഞ് എന്ന് ചിന്തിച്ച് അയാളുടെ മനസ്സിൽ താനെന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ബോധം വരും, കുറ്റബോധം വരും. ഇതെല്ലാം സംഭവിക്കും. ഗുണാധീനം സംബന്ധിച്ച് ഈ പറയുന്ന പരിണാമങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും അയാൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നത്. പരിണാമങ്ങൾ അന്ധക്കണത്തിൽ സംഭവിക്കും, എന്നാൽ അയാൾ നദ്വേഷി സംപ്രവൃത്താനി, ഇത് എങ്ങനെയെല്ലാം പ്രവർത്തിച്ചാലും ശരി അതിനയാൾ വെറുക്കുന്നില്ല, ദ്വേഷിക്കുന്നില്ല, അതിനയാൾക്ക് കുറ്റബോധമൊന്നും തോന്നുന്നില്ല എന്നത്. യഥാച സാത്വികാദിപുരുഷ സത്വാദികാര്യാണി ആത്മാനം പ്രതി പ്രകാശ്യ നിവൃത്താനി കാംക്ഷതി. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സാത്വികനാണെങ്കിൽ എന്തു വരുന്നു? ഗുണാതീതനല്ല, സാത്വികനാണെങ്കിൽ. ഒരു സാധകൻ എന്ന് പറയുമ്പോൾ അയാൾ ഏതെങ്കിലും ഒരു ഗുണത്തെ പ്രധാനമായി അവലംബിച്ചിരിക്കുന്നവനായിരിക്കും. ആ സാധനയുടെ പുരോഗതി അനുസരിച്ച് അയാൾ തമസിനെ വിട്ട് രജസിനെ വിട്ട് സത്വത്തെ അവലംബിച്ചിരിക്കും. ഗുണാതീതനെന്ന് പറയാൻ പറ്റത്തില്ല, സാത്വിക പുരുഷനെന്ന് പറയാം. ആ സാത്വിക പുരുഷനാണെങ്കിലോ സത്വാദികാരിയാണ് ആത്മാനം പ്രതി പ്രകാശ്യ നിവൃത്താനി. ഈ സത്വാദി ഗുണങ്ങൾ, പ്രകൃതി സത്വാദി ഗുണങ്ങളെ, സത്വാദി ഗുണകാര്യങ്ങളെ ആ പുരുഷന്റെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കും, എന്നിട്ട് പിൻവലിയും. നിവൃത്താനി, സത്വത്തിന്റെ കാര്യങ്ങളായ വിവേകം, സുഖം, ഇതെല്ലാം അസാധകന്റെ മനസ്സിൽ പ്രകടമാവും. പ്രകാശ്യ എന്ന് വെച്ചാൽ അത് പ്രകാശിപ്പിച്ചിട്ടെന്നാണ് എന്ന് വെച്ചാൽ സ്വയം അത് വരുന്നതല്ല, പ്രകൃതി തന്നെ പരിണമിച്ച് സുഖരൂപത്തിലും വിവേകരൂപത്തിലും ഒക്കെ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ പ്രകൃതി സ്ഥായിയായി നിലനിൽക്കാതെ എന്ത് ചെയ്യും? അത് പരിണാമമാണ്. പരിണാമങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടായി നശിക്കുന്നതാണ്. ഒരു പരിണാമത്തിനും സ്ഥായിയായി നിൽക്കാൻ പറ്റത്തില്ല. ഒരു വിവേകം അല്ലെങ്കിൽ സുഖം ഇതൊന്നും സ്ഥായിയായി നിൽക്കത്തില്ല. അത് പരിണാമമായതുകൊണ്ട് അതിന്റെ സ്വഭാവമാണ് ഉണ്ടാകുക, നിലനിൽക്കുക, നശിക്കുക. അങ്ങനെ നശിച്ചുപോയാൽ എന്ത് ചെയ്യും? അയാൾ ആഗ്രഹിക്കും, സാത്വികനാണെങ്കിൽ വീണ്ടും ആ സുഖം വന്നെങ്കിലെന്ന് ആഗ്രഹിക്കും. ഒരാൾ മനസ്സിനെ നിരുദ്ധമാക്കി, ഏകാഗ്രമാക്കി, നിരുദ്ധമാക്കി സമാധി പ്രാപിച്ചു വന്നിരിക്കട്ടെ. സമാധിക്ക് ഭംഗം വന്നു കഴിഞ്ഞാൽ, കാരണം സമാധി യത്നം കൊണ്ട് സാധിക്കുന്നതാണ്. അത് അന്ധകരണത്തിന്റെ ഒരു പരിണാമമാണ്, ഒരവസ്ഥാവിശേഷമാണ്. അതിന് നിൽക്കാനൊക്കത്തില്ല, അത് വിട്ടുപോകും. വിട്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും അയാൾ ആഗ്രഹിക്കും, വീണ്ടും എനിക്ക് പഴയതുപോലെ സമാധി ഒന്നെങ്കിലൊന്ന് ആഗ്രഹിക്കും. അപ്പൊ എല്ലാ അനുഭവങ്ങളെയും, പ്രത്യേകിച്ചും ആധ്യാത്മികമായിട്ടുള്ള അനുഭവങ്ങളെ, സാധകൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ ഏത് കൈവന്നാലും ശരി, അത് വീണ്ടും നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അത് വരണമെന്ന് ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. ആധ്യാത്മികമായ വിഷയങ്ങളിൽ സത്വപുരുഷൻ അല്ലെങ്കിൽ സാത്വിക പുരുഷന്റെ ലക്ഷണം ഇതാണ്, അയാൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. സമാധി വീണ്ടും വീണ്ടും വേണം എന്ന് പറഞ്ഞാൽ അയാൾ സമാധി പരിശീലിക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് വിവേകവും സുഖവുമൊക്കെ നൽകുന്ന എല്ലാ അനുഷ്ഠാനങ്ങളിലും വീണ്ടും വീണ്ടും അയാൾ മുഴുകുന്നു. എന്തിനു വേണ്ടി? വന്നു നഷ്ടപ്പെട്ടു പോയത് വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തഥാ ഗുണാതീത, ഗുണാതീതൻ അങ്ങനെയല്ല. അതാണ് സാത്വികനും ഗുണാതീതനും തമ്മിലുള്ള വ്യത്യാസം. നിവൃത്താനി നകാംക്ഷതി, എന്താണോ തന്റെ അന്ധക്കണ്ണത്തിൽ വന്ന് നഷ്ടപ്പെട്ടത് പോയത് അതിനെ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നില്ല. ഗുണാതീതൻ സമാധി ആഗ്രഹിക്കുന്നില്ല, വിവേകത്തെ ആഗ്രഹിക്കുന്നില്ല, സുഖത്തെ ആഗ്രഹിക്കുന്നില്ല. സാധനഗതിയിൽ ശ്രേഷ്ഠമാണ് നല്ലതെന്ന് കരുതുന്ന ഒന്നിനെയും തന്നെ അയാൾ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെ പ്രതികൂലമായി വരുന്ന ഒന്നിനെയും, പ്രതികൂലമാണെന്ന് ധരിച്ചിരിക്കുന്ന ഇതിനെ ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. എന്ന് പറയുമ്പോൾ ഈ ഗുണാതീതന്റെ ഈ മാനസിക അവസ്ഥ ഈ ഗുണവൃത്തികളിലിരിക്കുന്ന സാധാരണക്കാരന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതെങ്ങനെയായിരിക്കുന്നു? ഇപ്പോൾ ഗുണാതീതനെന്ന് പറയുമ്പോൾ വീണ്ടും അജ്ഞനെ പോലെ തന്നെ അനുഭവപ്പെടുന്നു. അജ്ഞന് ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അതായത് സാധനയ്ക്ക് മുമ്പുള്ള അവസ്ഥയിലും ഈ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. സമാധി ആഗ്രഹിക്കുന്നില്ല, സുഖത്തെ ആഗ്രഹിക്കുന്നില്ല, ഏകാഗ്രത ആഗ്രഹിക്കുന്നില്ല. പിന്നെ ശോകം, മോഹം, കാമ, ഭയം ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അത് പോകണ്ടെന്നും ആഗ്രഹിക്കുന്നില്ല, വിട്ടുപോട്ടെ എന്നും പലപ്പോഴും ആഗ്രഹിക്കാറില്ല. അത് കൂടുതൽ പ്രതികൂലമായി തോന്നുമ്പം ചിലതെല്ലാം ഭയവും മറ്റും വേണ്ട എന്ന് കരുതുമെങ്കിലും സാധാരണഗതിയിൽ അനുകൂലമായി തോന്നുന്ന കാമാദികളെല്ലാം വന്നോട്ടെ എന്ന് കരുതും, പോകട്ടെ എന്ന് കരുതത്തില്ല. അതാണ് അജ്ഞന്റെ അവസ്ഥ. ഇവിടെ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ ഗുണാതീതനും ഏകദേശം അതുപോലെ തന്നെ. പിന്നെ ഇത് വേണമെന്നും വേണ്ടെന്നും ആഗ്രഹിക്കുന്ന ആരും ഇവിടെ പറഞ്ഞത് സാത്വികനാണ്, സാത്വികനായ സാധകനാണ്, ഗ്രാഹ്യത്യാജ്യ ബുദ്ധിയുള്ളത്. അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അയാൾ ആഗ്രഹിക്കുന്നു. എനിക്ക് സമാധി വേണം എന്നാഗ്രഹിക്കുന്നു, എന്റെ അന്ധകരണത്തിൽ സദ്ഗുണങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ദുർവിചാരങ്ങൾ വികാരങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് സാത്വികന്റെ ലക്ഷണം, ഇത് നമുക്ക് മനസ്സിലാകും. പക്ഷെ മുമ്പ് പറഞ്ഞത് എന്താണ്? മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? കാരണം ഇത് നമുക്ക് പ്രത്യക്ഷമായ കാര്യമാണ്. കാമം, ക്രോധം, ഭയം, ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ പലതും വേണ്ടെന്ന് ആഗ്രഹിക്കുന്നു, വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് സ്വപ്രത്യക്ഷമാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, മറ്റു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും, ഇതാണോ സ്ഥിതപ്രജ്ഞത, എന്തുകൊണ്ടാണ്? അടുത്ത് പറയുന്നു, ഏതെന്ന പരപ്രത്യക്ഷം ലിംഗം. ഇത് ഗുണാതീതനെന്ന് പറയുന്ന ഒരാളിന്റെ അവസ്ഥയെക്കുറിച്ച് ഈ വർണ്ണിക്കുന്നതൊന്നും കേൾക്കുന്നവന് പ്രത്യക്ഷമാകുന്ന ഒന്നല്ല. അല്ലെങ്കിൽ കേൾക്കുന്നവന് മനസ്സിലാക്കി തരുന്നതിനുള്ള അടയാളങ്ങളല്ല ഇത്. കേട്ട് മനസ്സിലാക്കാമെന്നുള്ള കാര്യങ്ങളെല്ലാം നടത്തും, ബാക്കിയുള്ളത് കേട്ടാൽ മനസ്സിലാവും. കാമിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കാരണം നമ്മുടെ മനസ്സിലും അത്തരം ഒരാഗ്രഹം വരും, അത്തരം ഒരനുഭവം വരും. ആ അനുഭവമായ താരതമ്യപ്പെടുത്തി പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്, ഗ്രഹിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ട്? ഇത് സ്വപ്രത്യക്ഷമാണ്, കേൾക്കുന്ന ഓരോരുത്തരും പ്രത്യക്ഷമായിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ കാര്യമോ ഗുണാതീതന്റേതോ പരപ്രത്യക്ഷമല്ല എന്ന് വെച്ചാൽ ശ്രോതാവിന് പ്രത്യക്ഷമായിരിക്കുന്ന ഒന്നല്ല ഇത്. അപ്പോൾ ഇതിനൊരു അടയാളമായി എടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല, ഇയാൾ ഗുണാതീതനാണോ സാത്വികനാണോ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഗുണാതീതൻ ഒരിക്കലും തന്റെ ഈ അവസ്ഥ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പ്രകടിപ്പിക്കണമെന്നുള്ള ആഗ്രഹം തോന്നത്തില്ല. സാത്വികന് തോന്നും, എന്താണ് സാത്വികമായ ഭാവങ്ങളിലിരിക്കുമ്പോൾ താൻ സാത്വികനാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കണമെന്ന് ആഗ്രഹം തോന്നും. എന്തുകൊണ്ട്? ആ സാത്വിക ഭാവത്തിലിരിക്കുമ്പോൾ തന്നെ അതിനോട് അല്പം രാജസം ചേരും. ചേർന്നു കഴിയുമ്പോൾ ലോകപൂജ ബഹുമാനാദികളെല്ലാം അയാൾ ആഗ്രഹിക്കും. ആഗ്രഹിക്കുമ്പോൾ തന്റെ ആധ്യാത്മികമായ ഭാവങ്ങൾ ലോകം മനസ്സിലാക്കട്ടെ എന്ന് ധരിക്കും. അത് സാത്വികനെ സംബന്ധിച്ച് അത് സംഭവിക്കും. പക്ഷേ ഗുണാതീതനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമില്ല. കാരണം എന്നെ ദേഷ്ടി എന്നെ കാംക്ഷതി എന്നാണ് അയാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് ലോകകാമനകളേ ഇല്ല. അതുകൊണ്ട് തന്റെ ഈ ഭാവങ്ങളെ പ്രകടിപ്പിക്കാനോ ലോകം ധരിക്കട്ടെ എന്നൊന്നും വിചാരിക്കുന്നേയില്ല. അപ്പൊ ലോകത്തിനനുസരിച്ച് ഒന്നും തന്നെ കാട്ടുന്നില്ല. കാണുന്നവനോ ഈ ഗുണാതീതന്റെ ആന്തരികമായ അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് ഇയാൾ ഗുണാതീതനാണ് എന്ന് ഉറപ്പിക്കാനും കഴിയത്തില്ല. ഏതെന്ന പരപ്രത്യക്ഷൻ ലിംഗം. അതുകൊണ്ട് ഭാഷകാരൻ എടുത്തു പറയുന്നു, ഇത് പരപ്രത്യക്ഷമായ ഒരു അടയാളമല്ല. ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ച് ഇതിനൊരു അളവുകോലായി എടുത്ത്, അതായത് ഇതിനൊരു മാനദണ്ഡമായി എടുത്തുകൊണ്ട് നമ്മൾ പോയി ഒരാളിനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതല്ല, ഇയാൾ ഗുണാതീതനാണോ അല്ലയോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാത്തിനെയും നമ്മുടെ ബുദ്ധിക്ക് വിഷയമാക്കി വിലയിരുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. നല്ലതാണോ ചീത്തയാണോ, അതുകൊണ്ട് നമ്മൾ ആരെ കണ്ടാലും ശരി ഉടനെ ആദ്യം ആളിനെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കും, ഇയാൾ എങ്ങനെയുള്ളവനാണ്. അത് കുറഞ്ഞ വിലയിരുത്തലല്ല, ഇയാൾ ഗുണാതീതനാണോ എന്നാണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത്. അതി കുറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തീരുമാനത്തിലെത്തും, അയാൾ ആ നോക്കിയത് ശരിയായില്ല, അയാൾ ആ പറഞ്ഞത് ശരിയായില്ല, അയാളുടെ ആ ചലനം ശരിയല്ല, അയാളുടെ ആ മനോഭാവം ശരിയല്ല, അതുകൊണ്ട് ഇയാൾ ഗുണാതീതനല്ല. നമ്മൾ പെട്ടെന്നൊരു ഒരു തീരുമാനത്തിൽ വെക്കും. കാരണം നമ്മൾ കരുതുന്ന എന്താണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് വിലയിരുത്താമെന്നുള്ള ഒരു വിഷയമാണ് ഈ ഗുണാതീതനെന്നാണ്. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു, അതൊരിക്കലും ബാഹ്യമായി വിലയിരുത്താമെന്നുള്ളതൊന്നല്ല, ആർക്കും മനസ്സിലാക്കാമെന്നുള്ളതല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റൊരു വ്യക്തിയെ കണ്ടിട്ട് ഇയാളെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇയാൾ ശ്രേഷ്ഠനാണ് അല്ലെങ്കിൽ ഇയാൾ നികൃഷ്ടനാണ് എന്ന് വിലയിരുത്തുന്നതിലൊരർത്ഥമില്ല. ആരെക്കുറിച്ചും അങ്ങനെ വിലയിരുത്തുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് വിലയിരുത്തുന്നത് വിലയിരുത്തുന്നതിലൊരർത്ഥമില്ല. അത് അബദ്ധമാണ്. എന്തുകൊണ്ട്? ഈ ആധ്യാത്മികമായ ഈ അവസ്ഥ പരപ്രത്യക്ഷമല്ല. നമ്മൾ പ്രത്യക്ഷമാക്കാൻ വൃഥാ പരിശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നത് കിം ദർഹി, എന്തുകൊണ്ട് ചോദിക്കുന്നു. ഇതൊരിക്കലും മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ കേവലം ആ ഗുണാതീതന് മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെന്താണ് സ്വാത്മപ്രത്യക്ഷത്വ ആത്മവിഷയമേവ ഏതത് ലക്ഷണം. സ്വാത്മപ്രത്യക്ഷത്വ പറയുന്നു, ഇത് സ്വാത്മപ്രത്യക്ഷമാണ്, ഗുണാതീതന പ്രത്യക്ഷമായിരിക്കുന്ന കാര്യങ്ങളാണ്. ആ പ്രത്യക്ഷമുള്ളവൻ ഗുണാതീതനാണ്. ആ ഗുണാതീതത്വം ആരെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ അയാൾ ഗുണാതീതനായി. അതാണ് സ്വാത്മപ്രത്യക്ഷം എന്ന് പറയുന്നത്. നിങ്ങളൊരു ഗുണാതീതനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, മനസ്സിലാക്കിയ അതിന്റെ അർത്ഥം എന്താണ്? ഗുണാതീത എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലായെന്നാണ്. അപ്പൊ സ്വയം ഒരാൾ ഗുണാതീതനായി തീരുകയാണ്. അപ്പൊ അയാളുടെ മുമ്പിൽ രണ്ടാമതൊരു ഗുണാതീതനില്ല. അതുകൊണ്ട് പറയുന്നു സ്വാത്മപ്രത്യക്ഷത്വ ആത്മവിഷയം ഏതത് ലക്ഷണം. ഈ പറയുന്ന കാര്യങ്ങൾ പരമാർത്ഥത്തിൽ എന്താണത്? ആത്മവിഷയമാണ്, ആത്മാനുഭൂതിയാണ്. ആത്മാനുഭൂതിയിൽ ഇല്ലാത്ത ഒരാളാണ് ഈ പറയുന്ന ആത്മാനുഭൂതി. വേറൊരു വ്യക്തിയെ ലക്ഷ്യമാക്കി പറയുന്ന ഈ ആത്മാനുഭൂതി എങ്ങനെ വ്യക്തമാകുന്നു? അതുകൊണ്ട് ഒരുവന് ഈ ഗുണാതീതത്വം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്നെങ്കിലും ഈ ഗുണാതീത അവസ്ഥയിൽ എത്തിച്ചേരുന്ന മനസ്സിലാക്കും. അല്ലാതെ ഒരാളിനെ കണ്ടിട്ട് ഇയാൾ ഗുണാതീതനാണെന്ന് ഒരിക്കലും ഈ ലക്ഷണങ്ങളിലൂടെ അറിയാൻ കഴിയത്തില്ല. അണുവരുന്ന ആത്മവിഷയമേവ ഏത് ലക്ഷണം എന്നിറക്കുന്നു. അതിനൊരു ലളിതമായൊരു ഉദാഹരണം പറയുകയാണ്. നഹി സ്വാത്മവിഷയം ദ്വേഷം ആകാംക്ഷാം വാ പരപശ്യതി. ഒരുവന്റെ തന്നെ അന്തരംഗത്തിലുള്ള ദ്വേഷം ആകാംക്ഷ ഇതൊന്നും പരഹപശ്യതി അന്യനല്ല കാണുന്നത്, താനാണ് അനുഭവിക്കുന്നത്. എന്റെ ഉള്ളിലിരിക്കുന്ന ദ്വേഷ ആകാംക്ഷകളെ അറിയുന്ന ഞാനാണല്ല, വേറൊരുത്തനല്ല. ഒരുവന്റെ ഉള്ളിലെ സ്ഥിതപ്രജ്ഞതയെ ഗുണാതീതത്വത്തെ അറിയുന്നത് അവൻ തന്നെയായിരിക്കും, വേറൊരാളല്ല എന്നത്. ഇവരെയും ഒരാളുടെ ഉള്ളിലിരിക്കുന്ന ദേശ ആകാംക്ഷകളെ ബാഹ്യമായ ചില അടയാളങ്ങളിലൂടെ നമുക്ക് ഊഹിക്കാമല്ലോ, അനുമാനിക്കാമല്ലോ. ഇയാളുടെ ഉള്ളിൽ ദേഷ്യമാണ്, അതുകൊണ്ട് ഇയാളുടെ മുഖമല്ല ഇങ്ങനെ രൂക്ഷമായിരിക്കുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് നമുക്ക് ഊഹിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പ്രത്യക്ഷമല്ല, ഊഹമാണ്. ഊഹം ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. ഒരാളുടെ ഉള്ളിൽ കോപമില്ലാത്തപ്പോൾ ചിലപ്പോൾ അയാൾ കോപം ഭാവിച്ചെന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിലും സാധാരണഗതിയിൽ സ്നേഹമില്ലാതെ സ്നേഹം ധാരാളം ഭാവിക്കാറുണ്ട്. അപ്പോൾ സ്നേഹമാണ് ഇയാളുടെ ഉള്ളിലിരിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കോപം ഇല്ലാതെ കോപം ഭാവിക്കുന്നതിൽ കൂടുതൽ സ്നേഹമില്ലാതെ സ്നേഹം ഭാവിക്കുന്നത് സർവ്വസാധാരണമാണ്. സാറിനുള്ള സ്നേഹങ്ങളെല്ലാം അങ്ങനെയുള്ളതാണ്. എന്താണ്? ഉള്ളിലുള്ളതായിരിക്കില്ല, പുറമേ പ്രകടിപ്പിക്കുന്നു. അതിനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അപ്പോൾ ബാഹ്യമായ അടയാളം കണ്ടുകൊണ്ട് ഇയാളുടെ ഉള്ളിൽ ഇന്ന വികാരമാണെന്ന് എങ്ങനെ ഊഹിക്കാൻ പറ്റും? ഉള്ളിലിരിക്കുന്ന ലൗകികമായ സാധാരണ വികാരങ്ങളെപ്പോലും മറ്റൊരുവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വികാരങ്ങൾക്ക് അധീനനായിരിക്കുന്ന ഒരു സാധാരണ ജീവൻ ഗുണാതീതനെ എങ്ങനെ മനസ്സിലാകും? മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നത്. ഈ കാര്യം ഇതുപോലെ തന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണം തുടങ്ങുന്ന ഭാഗത്തും ഭഗവാൻ പറഞ്ഞു. നമ്മളത് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ സംശയം വരുന്ന പിന്നെ ഇതെന്തിന് പറയണം? ഇത് പറയുന്നുണ്ട്, എന്താ ഉപയോഗം? എന്താ ഗുണാതീതന്റെ അവസ്ഥ ഇതാണ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഗുണാതീത ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു. ഇത് പറഞ്ഞിട്ടെന്താ കാര്യം? ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു? അതിനവിടെയും ഇവിടെയും പറയുന്നുണ്ട് സമാധാനം. എന്താണോ ഈ പറയുന്നത്, ഒരാൾ മനസ്സിലാക്കിയിട്ട് ഈ ഗുണാതീതന്റെ അവസ്ഥയെ ഭാവന ചെയ്യുന്നതിന് വേണ്ടി, അങ്ങ് ചിന്തിച്ച് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാത്വികനായ ഒരാള്, സാത്വിക പുരുഷൻ എന്നുവെച്ചാൽ സാത്വികനായ ഒരു സാധകന്, ഈ ഗുണാതീതന്റെ അവസ്ഥകളെ മനസ്സിലാക്കി അതിനെ ഭാവന ചെയ്ത് അതിനൊരു സാധനയായി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനയെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകാം അത് സ്വാനുഭവത്തിലല്ല, തന്റെ അനുഭവത്തിൽ വന്നിട്ടില്ല, പക്ഷേ ഇതിനൊരു സാധനയായി സ്വീകരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇത് വർണ്ണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഗുണാതീതനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല, ഗുണാതീതന്റെ അടയാളമായിട്ടല്ല എന്നാണ്. അതാണ് ഏതെന്ന പരപ്രത്യക്ഷം ലിംഗം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വർണ്ണനകളൊന്നും ഉപയോഗശൂന്യവുമല്ല, സപ്രയോജനങ്ങളാണ്. അതെങ്ങനെ മനസ്സിലാക്കുന്നു? അതായത് ഒരു സാധകൻ ഈ സാധനാ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നു എന്താണോ തന്റെ സാധനയ്ക്ക് തടസ്സമായിരിക്കുന്നു, തൻ്റെ തന്നെ മനസ്സാണ്. മനസ്സെങ്ങനെ തടസ്സമാകുന്നു? ഈ മനസ്സിലെ മാലിന്യങ്ങൾ. അപ്പോൾ അതിൽ ഹേയമായി ഉപേക്ഷിക്കേണ്ടത്, ത്യജിക്കേണ്ടതും ഉപാധേയമായി സ്വീകരിക്കേണ്ടതുമായ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇനി ഗുണസമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയും, ആ ദൈവീ സമ്പത്ത് അത് അയാൾ സ്വീകരിക്കണം, ആസുരീ സമ്പത്ത് അത് ഉപേക്ഷിക്കണം. ഈ ഒരു വിവേകം ഇത്തെ മുൻനിർത്തിയിട്ടാണ് അയാൾ സാധനാ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അയാൾക്ക് ഒരുപാട് ഘടകങ്ങൾ അനുകൂലമായി വരണം. ഒന്ന്, അയാളുടെ പൂർവ്വവാസന അല്ലെങ്കിൽ സംസ്കാരം, അത് മുഖ്യം, അത് അനുകൂലമായി വരണം. അത് അനുകൂലമല്ലെങ്കിൽ ഇത്തരം ഒരു വിവേകം ശരിയായ രീതിയിൽ ഉണ്ടാകത്തില്ല, ഉണ്ടായാൽ തന്നെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നേറാൻ കഴിയത്തില്ല. ഈശ്വരാനുഗ്രഹം, ഗുരുപലബ്ധി തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിന് വരണം. അതിനനുസരിച്ചുള്ള ചുറ്റുപാടുകൾ, ശാരീരിക മാനസിക ക്ഷമത, അങ്ങനെ നിരവധി കാര്യങ്ങൾ അനുകൂലമായി വന്നാലേ ഒരാൾക്ക് ശരിയായ രീതിയിൽ സാധനാ മാർഗത്തിൽ പുരോഗമിക്കാൻ പറ്റൂ. എല്ലാം ഇതിനെല്ലാം ഉപരിയായിട്ട് എന്താണ്, ഇതിന് വിഘ്നങ്ങൾ കടന്നു വരാനും പാടില്ല. ജ്ഞാതവും അജ്ഞാതവുമായ വിഘ്നങ്ങൾ വരും ഒരാളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ. വിഘ്നങ്ങൾ വരും, ആ വിഘ്നങ്ങളെ തിരിച്ചറിയാനും അതിനെ പരിഹരിക്കാനുള്ള ക്ഷമത അയാളുണ്ടാവണം, അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള മറ്റ് സാഹചര്യങ്ങളുണ്ടാവണം. ഇതെല്ലാം ഒത്തിണങ്ങി വന്നു കഴിഞ്ഞാലേ ഒരാൾക്ക് സാധനാ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. വിവേകം മുഖ്യമായിരിക്കുന്നില്ലെങ്കിൽ സാധന അല്ലാത്തതിന് സാധനയെന്ന് അയാൾ തെറ്റിദ്ധരിക്കും. ഈ സാധനാ മാർഗത്തിൽ വരാമെന്നുള്ള സംശയങ്ങൾ, വിപര്യങ്ങൾ, അജ്ഞാനം ഇതെല്ലാം മാറിക്കിട്ടണം അയാൾ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ലഘൂകരിക്കപ്പെടുകയെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് ഒരാൾ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ ഇത് ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുഗമമായി, സുഖരമായി, അല്ലെങ്കിൽ അനായാസമായി സിദ്ധിക്കാമെന്നുള്ളൊരു കാര്യമുണ്ട്. യാത്ര അനായാസമല്ല. അങ്ങനെ വരുമ്പോൾ ഈ പ്രതികൂലതകളിൽ അയാളുടെ മനസ്സ് വ്യാകുലപ്പെടും ഒരുപാട്. അതിനെന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വിപരീതമായ കാര്യങ്ങളാണ് തന്റെ അന്ധകരണത്തിൽ സംഭവിക്കുന്നതെങ്കിൽ അയാൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ വരും. അവിടെ എന്ത് ചെയ്യുന്നു അയാൾ? ഈ ഗുണാതീതന്റെ അവസ്ഥയെ ഭാവന ചെയ്യുന്നു. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഗുണാതീതൻ എങ്ങനെ ഇതിനെയൊക്കെ കാണുന്നു? ഇത്തരം അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഇച്ഛാശക്തിക്കും തന്റെ പ്രവർത്തനശേഷിക്കും തന്റെ വിവേകത്തിനും അപ്പുറം സംഭവിക്കുന്ന കാര്യങ്ങൾ, തന്റെ നിയന്ത്രണത്തിന് അതീതമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ അയാൾ ദേഷിക്കുന്നില്ല, കാംക്ഷിക്കുന്നുമില്ല. തന്റെ നിയന്ത്രണത്തിന് അതീതമായി വിപരീതമായ ഫലങ്ങളാണ് തന്നിൽ ഉണ്ടാകുന്നതെങ്കിൽ അയാൾ അതിനോട് ദേഷ്യം കാണിക്കുന്നില്ല. കാരണം അയാൾ തിരിച്ചറിയുന്നു എന്താണിത്? തന്റെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങളല്ല. അത് കൃത്യമായി പരിശ്രമിക്കുന്ന ഒരുവിനെ സംബന്ധിച്ചിടത്തോളമാണ്. തന്റെ ഉദാസീനതയ്ക്കോ തന്റെ ആലസ്യത്തിനോ ഒരു സമാധാനം കണ്ടെത്തുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. അതുപോലെ നല്ല അവസ്ഥകളെ മനസ്സ് കൈവരിക്കുന്നു, അത് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അയാൾ വീണ്ടും അജ്ഞന്മാരെ പോലെ അതിൽ അപ്പൊ ആ കാംക്ഷ, ഇവിടെ പറഞ്ഞ കാംക്ഷയും ദേഷ്യവും, അതിനെ അതിജീവിക്കുന്നതിന് ഈ ഗുണാതീതന്റെ അവസ്ഥ അയാൾ ഭാവന ചെയ്യും. അപ്പോ പല കാര്യങ്ങളും സ്വാഭാവികമാണ്, അതായത് പ്രകൃതിയുടെ മാത്രം നിയന്ത്രണത്തിലുള്ളതാണെന്നും തന്റെ ഇച്ഛയ്ക്കും തന്റെ കർമ്മശേഷിക്കും അധീനമല്ലെന്നും അയാൾ തിരിച്ചറിയുന്നു. അപ്പോൾ അതയാൾ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുന്നു. ഇത് അനുഷ്ഠിക്കാമെന്നുള്ളത് ആർക്കാണ്? സാത്വികമായ അവസ്ഥയെ പ്രാപിച്ച് സാധനയിൽ തീവ്രമായി എത്തിക്കുന്ന ഒരു സാധകനാണ് ഈ ഗുണാതീതൻ. കാരണം അയാൾ ഗുണാതീതം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ തന്നിൽ വന്നു ചേരുന്ന അനുകൂല പ്രതികൂല ഭാവങ്ങളിൽ സമചിത്തതയെ നിലനിർത്തി ശാന്തമായി മനസമാധാനത്തോടുകൂടി തന്റെ സാധന മാർഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അയാൾ ഈ അറിവിനെ അയാൾ സദാ തന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നാണ്. ഇതാണ് ഗുണാതീത അവസ്ഥ. ആ അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ ആ അവസ്ഥയ്ക്ക് അനുസരിച്ച ഒരു രീതിയിൽ അവസ്ഥയ്ക്ക് ചേരുന്ന ഒരു സാധനാമാർഗത്തെ സ്വീകരിച്ചാലേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇത് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു സാധന മാർഗമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുണാതീതന്റെ ലക്ഷണത്തെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനെ തന്നെ ചിലർ തെറ്റായും വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഇവിടെ ഇപ്പം ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു, എന്താണ് രജസ് പ്രവർത്തിക്കുന്നു, തപസ് പ്രവർത്തിക്കുന്നു, ഇതെല്ലാം പ്രവർത്തിക്കുമ്പോഴും അയാൾ അതിലൊന്നും വ്യാകുലപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനും പര്യാപ്തമാണ്. എന്നുവെച്ചാൽ തന്റെ മനസ്സെങ്ങനെയോ തന്റെ ഭാവങ്ങളെങ്ങനെയോ അതിനനുസരിച്ച് പോകുന്നതാണെന്നാണ്. അതൊരിക്കലും ആധ്യാത്മിക സാധനയല്ല. എന്തുകൊണ്ടത് ആധ്യാത്മിക സാധനയല്ല? മനസ്സെങ്ങനെയാണോ അതനുസരിച്ച് പോവുക. എന്നുവെച്ചാൽ മനസ്സിൽ കാമം, കോപം, ഭയം, ദുഃഖം ഇങ്ങനെയുള്ള വിചാരങ്ങളുണ്ടാകുമ്പോൾ അത് സംഭവിച്ചോട്ടെ എന്ന് കരുതി അക്കാര്യങ്ങളിലെല്ലാം ഉദാസീനനായിരിക്കുക. എന്നുവെച്ചാൽ മനസ്സിന്റെ സഹജമായ പ്രവർത്തനങ്ങളെ പിന്തുടരുക, അതല്ല ഇവിടെ പറയുന്നു. അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊരിക്കലുമല്ല. എന്തുകൊണ്ട്? കാരണം മനസ്സിന്റെ സഹജമായ പ്രവർത്തനങ്ങളെ പിന്തുടരുക എന്ന് പറയുന്നത് ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കേണ്ട കാര്യമില്ല. കാരണം അത് മനുഷ്യൻ മാത്രമല്ല, മനുഷ്യന്റെ അത്രയും വിവേകമില്ലാത്ത മൃഗങ്ങൾ കൂടി അതാ ചെയ്യുന്നു. സഹജമായ ഭാവങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. കാമാതി വികാരങ്ങളുണ്ടായി കഴിഞ്ഞാൽ അവ നിയന്ത്രിക്കുന്നില്ല, നിയന്ത്രിക്കേണ്ട ആവശ്യം അതിനില്ല. കോപം വന്നാൽ മൃഗങ്ങൾ നിയന്ത്രിക്കാറില്ല, അത് പ്രകടിപ്പിച്ച് അത് തീർക്കുന്നു. വിശപ്പും ദാഹവും വന്നു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാറില്ല, അത് അതിനനുസരിച്ച് പോകുന്നു. അപ്പൊ സഹജമായ ഭാവങ്ങൾ പ്രകൃതി തന്നെ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രം അല്ലെങ്കിൽ ഗുരുവിന്റെ വിഷയമല്ല. അത് കാരണം അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, ആരെയും ഉദ്ബോധനം ചെയ്യേണ്ട കാര്യമില്ല, അത് പ്രകൃതിക്കനുസരിച്ച് തന്നെ നടന്നുകൊള്ളു. അങ്ങനെ ഒരു ഗുരു ഒന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ഒരു ശാസ്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മൃഗങ്ങളൊന്നും ഗുരുക്കളെ സമീപിക്കാത്തതും ശാസ്ത്രം അധ്യയനം ചെയ്യാത്തതും, കാരണം അത് പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചു പോകുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവന് വിവേകമുണ്ട്, അപ്പം അവന് നിയന്ത്രിക്കേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്, തിരിക്കേണ്ടതുണ്ട്. കാരണം അവന്റെ മുമ്പിൽ പ്രകൃതി സർവവും അവന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് അവന്റെ അന്ധകരണത്തിൽ. അതിലവന് വിവേകം ഉപയോഗിച്ച് അവന് ഗ്രാഹ്യമായിരിക്കുന്നതും ത്യാജ്യമായിരിക്കുന്നതും ഉണ്ടവന്. വിവേകശൂന്യരായ മനുഷ്യർക്കും മൃഗങ്ങൾക്കും അതില്ല. അതുകൊണ്ടാണ് അവർക്ക് ഗുരുവും ശാസ്ത്രവും ആവശ്യമില്ലാതെ വരുന്നത്. അപ്പോൾ അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അവന്റെ അസഹജമായ വികാരങ്ങളെ പിന്തുടർന്ന് അതിനനുസരിച്ച് പോവുക എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പഠിപ്പിക്കേണ്ട ഒരു കാര്യവും പഠിക്കേണ്ട കാര്യവുമല്ല, അത് ഉപദേശത്തിന്റെ വിഷയമല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേറെ ആൾ പറഞ്ഞു, അതായത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാമ വികാരം വന്നു കഴിഞ്ഞാൽ ആ കാമപൂർത്തിയിലൂടെ ആ വികാരം ശമിക്കുന്നു, അല്ലെങ്കിൽ കാമത്തിന് പ്രതിബന്ധം വന്നു അത് ശമിക്കുന്നു. ഇതൊക്കെ സഹജമായ കാര്യങ്ങളാണ്. ഇത് വേറെ ആൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിന് ഡോളർ കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതാണ് ആത്മീയത എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. ഇത് ശ്രേഷ്ഠമായ ആത്മീയതയാണ് ശങ്കരാചാര്യരും ബുദ്ധനുമൊക്കെ പറഞ്ഞത് വിശകൊണ്ടെന്നാണ്. ഒന്നുകിൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിൽ വന്ന തെറ്റ്, അല്ലെങ്കിൽ അതിനെ തിരുത്തി മനസ്സിലാക്കണമെന്ന് ഉപദേശിക്കുന്നവരുണ്ട്. അപ്പോ പ്രകൃതിക്കനുസരിച്ച് പോകുന്നതിന് പ്രത്യേകിച്ച് ആത്മീയതയൊന്നുമില്ല. അതാർക്കും പോകാമെന്നുള്ള കാര്യമാണ്. ഗുണാതീതന്റെ അവസ്ഥ പറയുന്ന അതല്ല. ഗുണാതീതനായി എത്തിച്ചേരുന്ന എങ്ങനെ? അയാൾ ജന്മങ്ങളിൽ ഗ്രാഹ്യ ത്യാജ്യ വിവേക ബുദ്ധിയോടുകൂടി തന്റെ അന്ധക്കരണത്തെ ശുദ്ധീകരിച്ച് ആ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് വളരെ ഉന്നതമായ ഒരു സാത്വിക അവസ്ഥയിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് മുന്നോട്ടുള്ള പോക്കിലാണ് അയാൾ ഗുണാതീത അവസ്ഥ എത്തിച്ചേരുന്നത്. ആ ഒരവസ്ഥയിലും അയാളുടെ പ്രാരബ്ധ സംസ്കാരം കൊണ്ട് അയാളിൽ വന്നു ചേരുന്ന വളരെ ദുർബലങ്ങളായ വികാരങ്ങൾ, വിചാരങ്ങൾ അയാളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് അജ്ഞന്റേതുപോലെ മോഹിതമായ ഒരു അന്ധക്കരണത്തിൽ സംഭവിക്കുന്ന പരിണാമങ്ങളല്ല. ഒരജ്ഞന്റെ മനസ്സിലുണ്ടാകുന്ന കാമക്രോധ ഭയം ദുഃഖം ഇതെല്ലാം വളരെ ശക്തവും വളരെ തീവ്രവുമായിരിക്കും. ഇതേ കാര്യം തന്നെ സാത്വികമായ ഒരവസ്ഥയെ പ്രാപിച്ച ഗുണാതീതന്റെ അന്ധക്കരണത്തിലേക്ക് ഇതേ വികാരങ്ങൾ കടന്നു വരുമ്പോൾ അത് മൃദു മന്ദം എന്നുള്ള അവസ്ഥയെ പ്രാപിച്ചിരിക്കും. ആ ഒരവസ്ഥയിലാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അയാളിൽ ദേഷ്യവും കാംക്ഷയും ഇല്ലാതെ ഗുണാതീതൻ അതിലൂടെ കടന്നു പോകുന്നു. അത് ഭാവന ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരിക്കലും നമ്മുടെ സഹജമായ വികാരങ്ങളെ താലോലിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം പോലെയുള്ള അനുഷ്ഠാനങ്ങൾക്കെല്ലാം അർത്ഥശൂന്യമായി പോകും. അതിനൊന്നും പിന്നെ വിലയില്ലാതെ വരും. ഇതിനൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ വേഷങ്ങളൊക്കെ ധരിച്ചു നടക്കുന്നവര് തന്നെ ഇതൊക്കെ പറയുന്നുണ്ട്, പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വികാര വിചാരങ്ങളെയൊക്കെ തലവരിച്ചങ്ങ് പോവുക, അതിലൊന്നും നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക, അതിലൊക്കെ സന്തോഷിച്ച് ജീവിക്കുക എന്നാണ്. അതല്ല, അവിടെ എന്താണോ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് തന്നെ തീരുന്നു, എന്താണോ സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് തന്നെ തീരുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ആ പ്രവൃത്തിയിൽ ഒരാൾ പുരോഗമിക്കുമ്പോൾ അയാൾക്ക് വ്യക്തമാകും എന്താണോ ഈ പ്രകൃതിയുടെ അതിസൂക്ഷ്മമായ ഭാവങ്ങൾ, പ്രകൃതിയുടെ മാത്രം നിയന്ത്രണത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് പ്രകൃതിക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടതാണ്. അതിനെ വരിയിൽ നിർത്താനും അതിനെ നിയന്ത്രിക്കാനും താൻ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. അതിന്റെ സ്ഥൂലമായ വികാര വിചാരങ്ങളെയല്ല, ആ സ്ഥൂലമായ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചവരുവിന് മാത്രമേ സൂക്ഷ്മമായ ഈ പ്രകൃതിയുടെ ഭാവങ്ങളെ തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ പ്രകൃതിയുടെ ആ ഭാവങ്ങളിൽ കടന്നു കയറാതിരിക്കുക, അതായത് സത്വം രജസ് തമസ് എന്ന് പറയുന്ന പ്രകൃതിയുടെ ഈ ഗുണങ്ങൾ, ആ ഗുണങ്ങളെ വിട്ട് പ്രകൃതിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ആ ഗുണങ്ങളിലെ സൂക്ഷ്മമായ ഭാവങ്ങൾ അത് പ്രകൃതിയിൽ നിലനിൽക്കുന്നതാണ്. അതിനെ അതിജീവിക്കുകയല്ല, എന്നുവെച്ചാൽ അതിനെ ഇല്ലാതാക്കി അതിജീവിക്കുകയല്ല, മറിച്ച് അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ സ്പർശിക്കാതിരിക്കുക. അതാണ് ഗുണാതീതന്റെ അവസ്ഥ. അതേസമയം ഒരു സാധനയുടെ ആരംഭത്തിൽ എന്ത് ചെയ്യുന്നു? ഈ വിപരീതമായിരിക്കുന്ന കാമക്രോധാദി വികാരങ്ങളെ ഇല്ലാതെയാക്കി നശിപ്പിച്ചുകൊണ്ട് ആണ് ഒരാൾ മുന്നോട്ട് പോവേണ്ടത്. അതിനെ നിലനിർത്തിക്കൊണ്ടല്ല, ഏതാണോ തനിക്ക് പ്രതികൂലമെന്ന് തോന്നുന്നത് അതിനെ തന്റെ പൗരുഷം, ഇച്ഛാശക്തി ഇതെല്ലാം ഉപയോഗിച്ച് അതിനെ നശിപ്പിച്ചുകൊണ്ട്, അതാണ് ബ്രഹ്മചര്യ വ്രതമെന്നും മറ്റും പറയുന്നത്. അതിനാചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ബാഹ്യമായും ആന്തരികവുമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ത്യാജ്യങ്ങളായതിനെ ഒഴിവാക്കി തന്നെ അയാൾ മുമ്പോട്ട് പോകുന്നു. അവിടെ പുരുഷപ്രയത്നം എന്താ ഇച്ഛാശക്തിയാണ്, ആണുങ്ങളുടെ പ്രയത്നം തന്നെ ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾക്കും ബാധകമാണ്. ആ പുരുഷപ്രയത്നം ഇച്ഛാശക്തി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ത്യാജ്യങ്ങളായി വേണ്ടതിനെല്ലാം ത്യജിച്ചുകൊണ്ട് തന്നെ അയാൾ മുമ്പോട്ട് പോകുന്നു. ഈ സ്ഥൂലമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ തന്റെ അന്ധക്കരണത്തിന്റെ അതായത് പ്രകൃതിയുടെ സൂക്ഷ്മമായ ഭാവങ്ങളെ അയാൾ കണ്ടുമുട്ടും. അവിടെ അയാൾക്ക് മനസ്സിലാകും എന്താണോ ഈ സ്ഥൂലങ്ങളെ താൻ എങ്ങനെയാണ് ഒഴിവാക്കിയത്, അതുപോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങളല്ല, അവയൊന്നും തന്നെ സ്പർശിക്കാതെ നോക്കുക. അസ്പർശയോഗം എന്ന് പറയുന്നതാണ് നിലനിൽക്കേ തന്നെ തന്നെ അത് ബാധിക്കാതിരിക്കുക. അസംഗം എന്ന് പറയുന്ന അതാണ്, അസംഗശസ്ത്രേണ നമ്മൾ അടുത്ത് പഠിക്കും. അപ്പൊ ആ അസംഗമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഗുണാതീതമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ ഭാവന ചെയ്തുകൊണ്ട് താൻ സദാസമയവും ജാഗരൂകനായിരുന്ന് പ്രകൃതിയുടെ ഈ സൂക്ഷ്മമായ പരിണാമത്തിനെ തന്നെ സ്പർശിക്കാൻ അനുവദിക്കാതെ അതിനതീതനായിരിക്കുന്നു. ഇതാണ് ഗുണാതീതന്റെ അവസ്ഥ എന്ന് അറിഞ്ഞുകൊണ്ട് ബൗദ്ധികമായി ഗ്രഹിച്ചിട്ട് തന്നിലും താനും ആ ഒരവസ്ഥയിലാണ് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തനിക്കും അത്തരൊരവസ്ഥ അവലംബിക്കാവുന്നതാണ് എന്ന് സ്വയം തീരുമാനിക്കുന്നു. അതൊരു മാനസികമായ ഒരു വിവേകം, അതിലുപരി മാനസികമായൊരു ഭാവനയുടെ അഭ്യാസമാണ്. അതാണ് ഗുണാതീതാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും വിഷയങ്ങളെ താലോലിക്കുക, വിഷയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക അതല്ല, അതൊരിക്കലുമല്ല. എന്നാൽ അവശ്യം ഭാവിയായി തന്നിൽ വന്നു ചേരുന്ന ഈ പ്രതികൂല ഭാവങ്ങളിൽ ഒരിക്കലും കീഴ്പ്പെട്ടു പോകാതെ, മനസ്സ് തളർന്നു പോകാതെ, അത് മനസ്സിൽ അതിനനുസരിച്ചുള്ള ആന്തോളനങ്ങൾ സൃഷ്ടിക്കാതെ തന്റെ മനസ്സിന്റെ സമചിത്തത, സ്ഥിരത, ഇവിടെ പറയുന്ന സമത്വം അത് നിലനിർത്തി സാധനമാർഗത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണോ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു സാധകന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണോ ശാന്തതയാണ്. സാധകനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, സാത്വികനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഗുണാതീതനെ തിരിച്ചറിയാൻ കഴിയാതെയുള്ളൂ. ഗുണാതീതനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരുവന്റെ സാത്വികമായ ഭാവങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധിവരെ, അത് പൂർണ്ണമായിട്ടല്ല, ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ ശാന്തിയാണ് അതിന്റെ അടയാളം, മനഃശാന്തി. മനഃശാന്തി ഇല്ലാത്തവൻ, അവൻ സ്വയം സാധകനാണെന്ന് കരുതുന്നുണ്ടെങ്കിലും ഒരിക്കലും സാധനാമാർഗത്തിൽ പുരോഗമിച്ചിട്ടുള്ള ആളെ അല്ല. ഞാൻ വളരെ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷേ എന്റെ മനസ്സ് വ്യാകുലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശരിയായ സാധനാ മാർഗത്തിലല്ല സഞ്ചരിക്കുന്നു. അയാളുടെ ഉള്ളിൽ ഇരുതൂരെ വെളിച്ചം വന്നിട്ടില്ല. ചെവിയിലൂടെ വെളിച്ചം അടിച്ചു കയറ്റിയാൽ അത് കയറുന്ന ഒന്നല്ല. എന്നുവെച്ചാൽ ശബ്ദത്തിലൂടെ ഉള്ളിൽ കടത്തിക്കൊടുക്കാവുന്നുള്ളൊരു കാര്യമല്ല ഇത്. അവന്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കണം, ശബ്ദം അതിന് നിമിത്തമായി. അങ്ങനെ വരുന്നവന് മാത്രമേ ആ സാധനയിൽ സുഖം അനുഭവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ പറ്റൂ. ആധ്യാത്മിക ജീവിതത്തിൽ തന്നെ കഴിയുകയും ലൗകിക മനുഷ്യനെക്കാളും അവിടെ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഇഞ്ച് പോലും അയാൾ പുരോഗമിച്ചിട്ടില്ല എന്നത്. എന്തുകൊണ്ട്? ഈ പറയുന്ന രജസ് തമസ് സത്വം എന്ന് പറയുന്ന ഈ ഗുണകാര്യങ്ങളിൽ അയാൾ പൂർണ്ണമായും അടിമപ്പെട്ടിരിക്കുന്നു. അയാൾ സന്തോഷത്തിന് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ബാഹ്യമായ ഉപാധികളെ വീണ്ടും സ്വീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ സാധനയുടെ പുരോഗതിയുടെ ലക്ഷണം എന്താണത്? നിരപേക്ഷമായ സുഖം അയാൾ അനുഭവിക്കുക, നിരപേക്ഷമായ ശാന്തി അനുഭവിക്കുക. മറ്റൊന്നിനെ അവലംബിക്കാതെ, ബാഹ്യമായ ഒന്നിനെ അവലംബിക്കാതെ അയാളുടെ മനസ്സ് ശാന്തമായിരിക്കുക. ബാഹ്യമായ ഒന്നിനെ അവലംബിക്കാതെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ശാന്തമായിരിക്കണമെങ്കിൽ അയാളുടെ ചുറ്റുപാടുകൾ ശാന്തമായിരിക്കണം. ശബ്ദം അയാളെ അടുവരസപ്പെടുത്തും, അസഖ്യതയുണ്ടാക്കും. ശത്രുക്കൾ അയാളെ ബുദ്ധിമുട്ടിക്കും. പ്രതികൂല ഭാവങ്ങൾ ചുറ്റുപാടുമുള്ള അത് അയാളെ അസ്വസ്ഥമാക്കും. തനിക്ക് അനുകൂലമല്ലാന്ന് കാണുന്ന പ്രവൃത്തികൾ, ബാഹ്യമായി ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തികൾ അയാളെ മനസ്സമാധാനത്തെ കെടുത്തും. അയാളുടെ തന്നെ മനോരഥങ്ങൾ, ഭാവനകൾ ഭൂതത്തെയും ഭാവിയെയും സംബന്ധിച്ചുള്ള അത് അയാളുടെ സ്വസ്ഥതയില്ലാതാക്കും. ഇതാണ് ബാഹ്യമായി, ഇതൊക്കെ ബാഹ്യമാണ്. ബാഹ്യമായി ഒരു സാധകന്റെ സമാധാനത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇത്തരം ബാഹ്യമായ ഒരു നിമിത്തങ്ങൾക്കും വിധേയനാകാതെ തന്റെ മനഃശാന്തിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരുവനാണ്. കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള ഒരുവനാണ് സാധകൻ എന്ന് പറയുന്നത്. മുക്തി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു തെളിഞ്ഞ പതിപ്പാണ്. മുക്തി എന്ന് പറയുന്നത് എന്തിൽ നിന്നുള്ള മുക്തിയാണ്? മുക്തി മുക്തി എന്ന് പറഞ്ഞാൽ ഈ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് മുക്തി എന്ന് പറയുന്നത്. അല്ല, മുക്തി എന്ന് പറയുന്നതിന് വേറെ അർത്ഥമൊന്നുമില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ പുരാണങ്ങളിൽ ചിലയിടത്തൊക്കെ പറയുന്നതാണ് സ്വർഗ നരകപ്രാപ്തി, അതിനവർ മുക്തി എന്ന് പറയുന്നതുമില്ല. മുക്തി എന്ന് പറയുന്നത് ഇതാണ്, മനസ്സിൽ സമാധാനമായിരിക്കുന്നതാണ് മുക്തി, മനസ്സ് ശാന്തമായിരിക്കുന്നതാണ്. ഗുണാതീതന്റെ എന്താണ് ഇവിടെ പറഞ്ഞല്ലോ, ഗുണാതീതൻ തന്റെ ആന്തരികമായി വരുന്ന ഭാവങ്ങളിൽ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും കൂടാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് പറയുന്നതിന്റെ ചുരുക്കം. തന്നെ തന്നെ ബാധിക്കാനായി വരുന്ന, തന്റെ മന സാന്നിധ്യത്തെ നശിപ്പിക്കാൻ വരുന്ന ഈ സൂക്ഷ്മമായ ഭാവങ്ങൾ, കാമ ഭയലോപാധികൾ, ഇതിൽ നിന്ന് അതീതനായിരിക്കുന്നു എന്ന് പറയുന്നു ശിവ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലോ ശിവ പറഞ്ഞ എങ്ങനെയായിരിക്കും? ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, അതായത് ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചോ ലോകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചോ ലോകത്തിന്റെ നന്മ തിന്മകളെ കുറിച്ചോ അതുപോലെ തന്നെ സ്ഥിതപ്രജ്ഞന് യാതൊരു വ്യാകൃതി ഉണ്ടാകത്തില്ല. ഒരു വ്യാകൃതി ഇല്ലാതെ പ്രവർത്തിക്കുന്നു. ബദ്ധനെ കുറിച്ചോ മുക്തനെ കുറിച്ചോ സ്ഥിതപ്രജ്ഞന് ഒരാശങ്കയില്ല, അതൊന്നും സ്ഥിതപ്രജ്ഞനില്ല. ലോകത്തിന്റെ ദുഃഖമനുസരിച്ച് സ്ഥിതപ്രജ്ഞൻ ദുഃഖിക്കുന്നില്ല, ലോകത്തിന്റെ സന്തോഷമനുസരിച്ച് സ്ഥിതപ്രജ്ഞൻ സന്തോഷിക്കുന്നുമില്ല. കാര്യം യോഗസൂത്രങ്ങളിലും പ്രത്യേകം പറയുന്നുണ്ട്, ലോകത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് തന്റെ മനസ്സിന് ഒരു ഗതിവിഗതിയും ഉണ്ടാകാത്തവനാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പോ ചിലർക്ക് തോന്നുന്നു അപ്പൊ ലോകസംഗ്രഹ പ്രവർത്തികൾ എങ്ങനെ ചെയ്യുന്നു, ഗുണാതീതനാണല്ലോ ചെയ്യുന്നത്. ലോകത്തിന്റെ ദുഃഖത്തെ മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു, ലോകത്തിന് നന്മ കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണോ തന്റെ അന്ധകരണത്തിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് ലോകത്തെയും കാണുന്നത്. പറഞ്ഞല്ലോ സ്ഥിതപ്രജ്ഞനും തന്റെ അന്ധകരണത്തിൽ വരുന്ന അനുകൂല പ്രതികൂല ഭാവങ്ങളെ കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും തന്റെ അന്ധകരണത്തിന്റെ സഹജമായ ഭാവത്തെ അത് ഭഞ്ജിക്കുന്നില്ല. അതുപോലെ തന്നെ ലോകത്തിലെ പ്രവർത്തനങ്ങൾ, ലോകത്തിന് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ സമാധാനം നഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. ലോകസമാധാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് തന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ഗുണാതീതനോ സ്ഥിത പ്രജ്ഞനോണ്ട്. ലോകത്തിന്റെ ദുഃഖത്തെ മാറ്റാൻ ശ്രമിച്ചിട്ട് താൻ ദുഃഖിതനായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇതിന് അർത്ഥമുള്ളത്? ഒരർത്ഥവും. ലോകത്തിന്റെ ഉത്കണ്ഠ ആശങ്കകൾ അതെല്ലാം ദൂരീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് താൻ സ്വയം അതിനധീനനായി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ സ്ഥിതപ്രജ്ഞൻ ഇതിനൊന്നും ഒരിക്കലും അധീനനാകാതെ ഇതിനെല്ലാം അതീതനായി നിന്നുകൊണ്ട് തന്നെ ആ ലോകത്തിന്റെ സർവലോകത്തിനു അനുരൂപമായി, എന്നുവെച്ചാൽ ദുഃഖിതന്മാരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന്, സുഖിക്കുന്നവരുടെ സുഖത്തിൽ പങ്കുചേർന്ന്, ലോകാനുസാരിയായി ലോകത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇതൊന്നും ആന്തരികമായി തന്നില്ലതാണ്. അപ്പോൾ ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചൊന്നും യാതൊരു ഉത്കണ്ഠയില്ല. ഈ ലോകം വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയും മോശമായി പോയിക്കൊള്ളും. നാളെ ഇത് എന്ത് സംഭവിക്കും? പ്രളയം വരുമോ? അങ്ങനെയൊന്നും സ്ഥിതപ്രജ്ഞന് ഉത്കണ്ഠയില്ല. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തിന്റെ തത്വം മനസ്സിലാക്കിയവനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് തത്വവും ഒരുപോലെയാണ് കാണുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. നാശം എന്ന് പറയുമ്പോൾ അത് സംഹാരമാണ്, അത് സൃഷ്ടി പോലെയാണ്. സൃഷ്ടിയും സംഹാരവും തമ്മിലൊരു വ്യത്യാസവും. ഒരാൾ ഈ സ്ഥിതിയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. എന്തുകൊണ്ട്? ഇത് ഭാവികാരങ്ങൾക്ക് അധീനമാണ്. പ്രപഞ്ചം ഇത് സൃഷ്ടമായാൽ ഇത് നിലനിൽക്കും. ഇത് നിലനിൽപ്പിന് ആർക്കും നിലനിർത്താൻ പറ്റത്തില്ല. ഇത് നശിക്കുന്നതാണ്. ഈ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നവന് ഇതിന്റെ നാശത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ പരിണാമങ്ങളിൽ ഒന്നും യാതൊരു തരത്തിലുള്ള വ്യാകുലതകളുമില്ല. പിന്നെ കാലാകാലങ്ങളിൽ എന്താണോ ആവശ്യമായിട്ട് വന്നത് അന്നൊന്ന് കണ്ടതിന് വാഴ്ത്തുന്നു മാമനികൾ. കാലദേശങ്ങൾക്കനുസാരിയായി പ്രവർത്തിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. ആ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ഉത്കണ്ഠയോ ആശങ്കകളോ നിലനിർത്തിക്കൊണ്ടല്ല, മറിച്ച് തത്വത്തെ ഗ്രഹിക്കുന്ന നിശ്ചിന്തമായ മനസ്സോടുകൂടിയാണ് സ്ഥിതപ്രജ്ഞൻ പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള വ്യാകുലതകളും തന്നെ സ്പർശിക്കാതെ, തന്റെ ആന്തരികമായ ഭാവത്തെ സ്പർശിക്കാതെ. ഇതെല്ലാം ഒരു സാധകൻ ഭാവന ചെയ്യണം, അല്ലെങ്കിൽ തന്റെ വിവേകത്തിൽ ഇതിനെയെല്ലാം ദൃഢപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളെ ഇവിടെ പറയുന്നതെന്നാണ്. അത് ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാം, ഒരുപാട് തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാമെന്നുള്ളതാണത്. നദേഷ്ടി നകാംക്ഷതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൂഢന്റെ അവസ്ഥയോട് ഉപമിച്ചിട്ട് ആ മൂഢന്റെ ഭാവങ്ങളെയൊക്കെയാണ് അതുപോലെയാണ് ജീവിക്കേണ്ടതെന്ന് ഒരുവൻ ധരിച്ചു പോകാം. അത് വേണ്ട. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത് കേൾക്കുമ്പോൾ മിക്കവാറും പേര് ധരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ഞാൻ എങ്ങനെയാണോ ഇപ്പോ സ്ഥിതപ്രജ്ഞനായിരിക്കുന്നത് ആ കാര്യമാണ് ഭഗവാൻ പറയുന്നതെന്നാണ്. അങ്ങനെ ധരിക്കുന്നവരാണ് കൂടുതൽ പേര്. സ്ഥിതപ്രജ്ഞതയില്ല എന്ന് ധരിക്കുന്ന ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഗുണാതീതനല്ലാത്ത അല്ലാന്ന് വരുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ഞാനിപ്പോ ജീവിക്കുന്നതിനൊരു അംഗീകാരമാണ് ഈ ഗുണാതീത ലക്ഷണം എന്ന് കരുതുന്നവരാണ് ഒട്ടുമുക്കാൽ പേര്. അതുമല്ല, കാരണം ഒരാധ്യാത്മിക ഉപജീവനം നടത്തുന്ന ഒരാള് ഒരിക്കലും താൻ മോശക്കാരനാണെന്ന് സമ്മതിക്കാൻ തയ്യാറാകത്തില്ല. തന്നിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിച്ചു കൊടുക്കാൻ ആരും തയ്യാറാകത്തില്ല. അതുകൊണ്ട് തന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നതെന്ന് ധരിക്കുന്നവരാണ് ഒട്ടുമുക്കാൽ പേര്. അതെല്ലാം തിരിച്ചറിയുന്നതിനുള്ള വിവേകം ആണ് ഒരു സാധനയിൽ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞനെ ആരാണെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. വ്യർത്ഥമായൊരു അന്വേഷണമാണ്. ഗുണാതീതനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ഈ പറയുന്നത് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് തനിക്ക് അതിന്റെ ഏതെങ്കിലും ഒരു ഭാവത്തെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് മാത്രം ചിന്തിക്കാനേ നമുക്ക് അവകാശമുള്ളൂ എന്നാണ് ഭാഷ്യകാരൻ അവസാനം പറഞ്ഞു നിർത്തിയതിന്റെ താല്പര്യം. പാണ്ഡവാലയോ അർജുന, പ്രകാശം പ്രവൃത്തിം മോഹം ച സംപ്രവൃത്താനി. പ്രകാശം പ്രവൃത്തി മോഹം ഇവ അന്ധക്കരണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ന്യദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ല, നിവൃത്താനി ഇവ ഒഴിഞ്ഞു പോയാൽ ന കാംക്ഷതി വീണ്ടും വരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രകാശം പ്രവൃത്തി മോഹം എന്ന് ചേർത്ത് പറഞ്ഞെങ്കിലും ചിലത് നമ്മൾ ആഗ്രഹിക്കുന്നത് വരണമെന്ന് ആഗ്രഹിക്കുന്നതും ചിലത് വേണ്ടെന്നാഗ്രഹിക്കുന്നതുമാണ്. അത് വിവേചിച്ച് മനസ്സിലായി പോകുന്നു. ഇതാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. ഭയം രജസിന്റെയും തമസിന്റെയും ഫലമായി വരുന്നതാണ്. വീണ്ടും വരണമെന്നാരും ആഗ്രഹിക്കാറില്ല, പോകണമെന്നേ ആഗ്രഹിക്കാറുള്ളൂ. പ്രകാശം അങ്ങനെയല്ല, അതിന്റെ ഫലമായി വരുന്ന സുഖം അത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കും. അത് പോയി കഴിഞ്ഞാൽ നിവൃത്താനി കാംക്ഷതി, നിവർത്തിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഓരോ വികാരങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്നതും വേണമെന്ന് ആഗ്രഹിക്കുന്നതും വേണ്ടാന്ന് ആഗ്രഹിക്കുന്നതുമുണ്ട്. വേണമെന്നുള്ള ആഗ്രഹവും വേണ്ടാന്നുള്ള ആഗ്രഹവും, ഇത് രണ്ടും സ്ഥിതപ്രജ്ഞനില്ല എന്നാണ് പറയുന്നത്. സാധകന്റെ അതെല്ലാം ഉണ്ടാകും എന്ന് പറയുന്നു. ഇതിൽ പ്രധാനമായി ഒരു കാര്യം മനസ്സിൽ വയ്ക്കേണ്ടത് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നു. ഗുണാതീതന്റെ ലക്ഷണത്തെ കുറിച്ച് പറയുന്നത് ആ ഗുണാതീതൻ എന്ന് പറയുന്ന പുരുഷനിലും അയാളുടെ അന്ധക്കരണത്തിലും എല്ലാ വികാരങ്ങളും, ജീവസഹജമായിട്ടുള്ള എല്ലാ വികാരങ്ങളും നിലനിൽക്കുന്നു. പക്ഷെ അത് സാധാരണ പുരുഷനും സ്ഥിതപ്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസമാണ്, ഗുണാതീതനും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ ജീവനത അനുഭവപ്പെടുന്നതിന്റെ സ്ഥൂലമായ ഭാവത്തിലാണ്. സ്ഥൂലമായ ഭാവത്തിൽ അത് വളരെ തീവ്രമായിരിക്കും. അതവനെ സദാ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഏതായാലും ഈ ഒരവസ്ഥ കടന്നയാളാണ് ഗുണാതീതൻ. ഗുണാതീതന്റെ അന്ധക്കരണത്തിൽ ഇവയെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്, ഈ ത്രിഗുണ കാര്യങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് അത്യന്ത സൂക്ഷ്മമായിട്ടാണ്. മൃദുവായി അല്ലെങ്കിൽ മന്ദമായി അത് പ്രത്യക്ഷപ്പെടുന്നു. അത് ആ ഗുണാതീതനെ ബന്ധിപ്പിക്കുന്നില്ല. ഗുണാതീതൻ ആർജിച്ചിരിക്കുന്ന വിവേകം, ജ്ഞാനദാർഢ്യവും മറ്റും അതുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയെല്ലാം വളരെ ദുർബലമാണ്. അതുകൊണ്ടാണ് അത് ബന്ധിക്കാത്തത്. അജ്ഞനായ ജീവനിൽ ബലം കൂടുതൽ ദൃഢമായിരിക്കുന്നത് ഈ ഇവയ്ക്കാണ്, കാമാദി വികാരങ്ങൾക്കാണ്. അവിടെ വിവേകം വളരെ ദുർബലമാണ്. അതുകൊണ്ട് അത് വിവേകത്തിന് കീഴ്പ്പെടുത്തി കളയുന്നു. ഗുണാതീതനാണെങ്കിലോ ഈ വികാരങ്ങൾ വളരെ മൃദുവായി പോയി, പക്ഷെ വിവേകം അവിടെ പ്രബലമായി. ദൃഢജ്ഞാനം എന്നും ദൃഢബോധമെന്നും മറ്റും പറയും. അത് ദൃഢമായിരിക്കുന്നതുകൊണ്ട് അതിൽ ഇതെല്ലാം ദഹിച്ചു പോകുന്നു. ഭഗവാൻ വേറെടുത്ത് പറഞ്ഞല്ലോ, ഞാൻ അഗ്നി ഭസ്മസാത് കുരുതേ, സർവത്തെയും ഭസ്മമാക്കുന്നു. ആ ഗുണാതീതന്റെ വിവേകം ഈ സൂക്ഷ്മ വികാരങ്ങളെയെല്ലാം നിർബീജമാക്കിക്കളയുന്നു, ഭസ്മമാക്കിക്കളയുന്നു. അത് നിന്നാലും നെഴല് പോലെയാണ്. നെഴലെങ്ങനെയാണോ ബന്ധിക്കുന്നതിന് കഴിയാത്തത്, അതുപോലെ ആ വികാരങ്ങൾക്ക് ഗുണാതീതനെ ബന്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോ ഗുണാതീതനും വികാരങ്ങളിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് കേട്ടുകൊണ്ടാരും ചാടി പുറപ്പെടരുത് പുതിയ ചോദ്യങ്ങളുമായിട്ട്. അതെങ്ങനെ സംഭവിക്കും? ഗുണാതീതൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഗുണാതീതനും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊന്നും ആരും ചോദിക്കരുത്. രണ്ട് രണ്ടവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. ഗുണാതീതനിൽ പ്രബലമായിരിക്കുന്ന, ദൃഢമായിരിക്കുന്ന ആ ഗുണാതീതാവസ്ഥ, ആ അവസ്ഥയ്ക്ക് മുന്നിൽ ഇതെല്ലാം വളരെ ദുർബലങ്ങളാണ്. അതാണ് വേറെ തരത്തിൽ പറയുന്നത്. അത് വറുത്ത വിത്ത് പോലെയാണ് എന്നും മറ്റുള്ള ഉദാഹരണങ്ങൾ പറയുന്നതാണ്. വറുത്ത വിത്തെന്ന് പറയുന്നത് കാഴ്ചയിൽ മാത്രമേ അത് വിത്താകുന്നുള്ളൂ. പക്ഷെ ആ അതിന് അതിൻ്റെ ആരോഹണ ശക്തി, പൊടിച്ചു വരുന്നതിനുള്ള, മുളച്ചു വരുന്നതിനുള്ള ആ ശേഷി അതിൽ നശിച്ചിരിക്കും. അതുപോലെ ഗുണാതീതന്റെ അന്ധകണ്ഠത്തിൽ വരുന്ന ഈ വികാരങ്ങൾക്ക് ബന്ധനശേഷി നശിച്ചുപോയി. നെല്ലുകൊണ്ട് നമുക്കൊന്നിനും മറയ്ക്കാൻ കഴിയാത്ത പോലെ. അതാണ് അതിനെ മൃദു അല്ലെങ്കിൽ മന്ദം എന്ന് പറയുന്നത്. ആ ഒരവസ്ഥയെ ആഗ്രഹിച്ചുകൊണ്ട് സാധന ചെയ്യുന്നവനും അവന്റെ അന്ധകരണത്തിൽ സമാധാനം നിലനിർത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അത് ഏത് രീതിയിലായിരിക്കണം ഭാവന ചെയ്യേണ്ടത്, അതാണ് അടുത്ത് പറയുന്നത്. ഗുണാദീതന്റെ ലക്ഷണമായി അടുത്ത് പറയുന്നു അത്. പ്രകാശം ച പ്രവൃത്തിം ച അമോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി നനവൃത്താനി കംക്ഷതി ഉദാസീനവത് ആസീനോ ഗുണൈർയോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവ യോഗതിഷ്ഠതി നേങ്കതേ അഥൈതാനീം ഗുണാതീത കിമാചാര ഇതി പ്രശ്നസ്യ പ്രതിവചനം ആഹ. ഇനി ഗുണാതീതന്റെ പ്രവൃത്തി എങ്ങനെ? പ്രവൃത്തിയിൽ ആ ഗുണാതീതന്റെ ഭാവം എന്താണ് എന്നുള്ള ചോദ്യത്തിന് സമാനം പറയുകയാണ്. മുമ്പ് അവസാനം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചിന്തിക്കേണ്ടത്. ഉദാസീനവത് യഥാ ഉദാസീനോന കസ്യചിത് പക്ഷം ഭജതേ തഥായം ഗുണാതീതത്വ ഉപായമാർഗേ അവസ്ഥിത ആസീന ആത്മവിദ് ഗുണേറിയ സന്യാസീന വിചാല്യതേ വിവേകദർശന അവസ്ഥാത ഉദാസീനവത്, അയാളൊരു ഉദാസീനനെ പോലെ ഇരിക്കുന്നു. ഉദാസീനൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ രണ്ടു പക്ഷമുള്ളപ്പോൾ ആ രണ്ടു പക്ഷത്തിനും പെടാതിരിക്കുന്നു. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും നിൽക്കാത്ത വാദിയും പ്രതിയുമല്ലാത്ത ഇതാണ് ഉദാസീനം. വാദിയുടെയും പ്രതിയുടെയും വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യായാധിപൻ ന്യായസ്ഥനായ ഉദാസീനനാണ്. ഉദാസീനൻ വേറൊരർത്ഥമുണ്ട്. പ്രവൃത്തികളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ തമസ് ബാധിച്ച് മോഹിതനായി ആലസ്യ നിദ്രയിലിരിക്കുന്ന അവൻ ഉദാസീനനാണ്. അത് അല്ല ഇവിടെ. അതുകൊണ്ടാണ് പറഞ്ഞു ഉദാസീനവത്, ഉദാസീനനെ പോലെ. ഉദാസീനെന്ന് എടുത്തു കളയരുത്. ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ ഈ ശബ്ദം വരുമ്പോൾ പലരും ഇതിനെ ഉദാസീനൻ എന്നുള്ള അർത്ഥം കൊടുക്കുന്നു. ഈ ഉദാസീനവത് വത്തെന്നുള്ള പ്രത്യയത്തിന്റെ അർത്ഥത്തെ വിട്ടുകളയുന്നു. ഇത് നമ്മുടെ സൗകര്യം പോലെ ജീവിക്കുന്നതിനുള്ള ഒരു ലൈസൻസും കൂടെയാണ് ഉദാസീന എന്ന അർത്ഥം എടുത്തു കഴിഞ്ഞു. നമ്മൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അത് ആധ്യാത്മികമായ ഈ അനുകൂലമാവണമെന്നില്ല. നമ്മുടെ വാസനകളെ പരിപോഷിപ്പിക്കുന്ന നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുകയും ആധ്യാത്മികമായി അനുകൂലമാണെങ്കിലും തൽക്കാലത്തെ നമ്മുടെ വാസനകളെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതിരുന്ന അതിലെല്ലാം നമ്മൾ ഉദാസീനനാകുകയും ചെയ്യും. പറയും എന്താണ്, അതൊക്കെ പ്രപഞ്ചകാര്യമാണ്, ഞാൻ അതിൽ ഉദാസീനനാണ്, ഞാൻ ആധ്യാത്മിക സാധകനാണ് എന്ന് പറയും. എന്നുവെച്ചാൽ എന്തെങ്കിലും കൃത്യമായി ചെയ്യേണ്ട പ്രവൃത്തികൾ, അത് ജപമോ പ്രാർത്ഥനയോ സേവനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഈ ആയുധം പ്രയോഗിക്കുക. എന്താണ്? ഉദാസീനനായിരിക്കുക. പ്രപഞ്ചകാര്യങ്ങളിൽ ഉദാസീനനായിരിക്കുക എന്നാണ് ഗീതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊന്നും താല്പര്യമില്ലാത്തവനായിരിക്കുന്നു. അങ്ങനെ എടുക്കാൻ പാടില്ല. ഉദാസീനൻ എന്ന് പറഞ്ഞാൽ ആ അർത്ഥമായിപ്പോ. അതുകൊണ്ട് പറഞ്ഞു ഉദാസീനവത്ത് അതുപോലെ എന്നർത്ഥം. അതായത് നമ്മൾ കർത്തവ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ആരസ്യം കൊണ്ട് നമ്മളിൽ വരുന്ന ഉദാസീനം, ആ ഒരു ഉദാസീനത പോലെ അതല്ല. അതുപോലെ ഗുണാതീതൻ ഈ പ്രപഞ്ചത്തിന്റെ സർവകാര്യങ്ങൾ സർവകാര്യങ്ങളും അതുപോലെ ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം. അതല്ല എന്നർത്ഥം. അതുപോലെ അത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് പരിചയമുള്ള ഭാവങ്ങളിലൂടെ പരിചയമില്ലാത്ത ഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറയുകയാണ്. നമ്മൾ സാധാരണ ഉദാസീനായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സുകൊണ്ടർന്ന് പ്രവർത്തിക്കും. എപ്പോഴാണോ ബാഹ്യമായി ഉദാസീനമായിരിക്കുന്നത്. ഗുണാതീതൻ അങ്ങനെയല്ല. ഗുണാതീതന് പ്രത്യേകിച്ച് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല. അധ്യേഷ്ടിന കാംക്ഷതി. അപ്പോൾ സർവ്വ വിഷയങ്ങളിലും ഒരേ തരത്തിലുള്ള ഉദാസീനപ്പോലെയുള്ള ഒരു ഭാവത്തിലിരിക്കുന്നു എന്നർത്ഥം. ആ ഉദാസീനപത്തം എന്ന് പറയുന്നത് എന്താണ്? ആ ഗുണാതീതന്റെ നിസ്സംഗതയാണ് പറയുന്നത്. ഒന്നിനോട് സ്പർശിക്കാതിരിക്കുന്ന ഒരവസ്ഥ എന്നർത്ഥം. അത് എന്തിനോടെങ്കിലും സ്പർശിച്ചേ ഇരിക്കൂ എന്നുള്ള ഒരു മനസ്സിന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചില വിഷയങ്ങളിൽ സ്പർശിക്കാതെ നമ്മുടെ മനസ്സിരിക്കും. അതിനൊരു ഉദാഹരണമായിട്ടെടുത്ത് പറയുകയാണ്. ഇതുപോലെ സർവത്തിനും വരിക. അതാണ് ഉദാസീനവത്. യഥാ ഉദാസീനവന് കസ്യചിത് പക്ഷം ഭജതേ. ഉദാസീനായിരിക്കുന്നവൻ വാദിഭാഗത്തോ പ്രതിഭാഗത്തോ ചേരുന്നില്ല. തഥായും ഗുണാതീതത്വ അതുപോലെ ഈ ഗുണാതീതത്വ ഉപായമാർഗേ അവസ്ഥിത. ഗുണാതീതന്റെ അവസ്ഥ തന്നെയാണ് ഗുണാതീത മാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു ഗുണാതീതത്വ ഉപായമാർഗേ അവസ്ഥിത. ഗുണാതീതൻ എന്ന് പറയുന്ന ഒരവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടി യത്നിക്കുന്നവൻ. ആസീന ആ മാർഗത്തെ സ്ഥിതി ചെയ്യുന്നവൻ ആത്മവിത്. ഈ ഗുണാതീത അവസ്ഥയൊക്കെ പ്രാപിക്കണമെങ്കിൽ ഗുണാതീതനായിരിക്കണം, ഗുണാതീതനായിരിക്കണമെന്ന് ആയിരം തവണ പറഞ്ഞാലും ഭാവന ചെയ്താലും സാധ്യമല്ല. മറിച്ച് ആത്മാവിന്റെ ഗുണാതീതമായ ഭാവത്തെക്കുറിച്ചുള്ള ശരിയായ ബോധമുള്ളവനെ പറ്റും. അതാണ് ആത്മവിത്ത് എന്ന് പറഞ്ഞു. ആത്മബോധമാണ് അവനെ ഗുണാതീതാവസ്ഥയിൽ നിർത്തുന്നത്. അല്ലാതെ ഗുണാതീതം എന്ന് പറയുന്ന ഒരവസ്ഥയെ ഉരുവിടുന്നുകൊണ്ട് അല്ല. വാസ്തവത്തിൽ ഗുണാതീതമായിരിക്കുന്ന എന്താണ്? ആത്മാവാണ്. പ്രകൃതി ഗുണമയിയായിരിക്കുന്നു, പുരുഷൻ ഗുണാതീതനായിരിക്കുന്നു. അതാണ് ആത്മവിത്തെന്ന് പറയുന്നു. അങ്ങനെ തന്നെ ആത്മബോധത്തോടുകൂടിയിരിക്കുന്നവൻ ഗുണൈഹി എന്ന വിചാര്യതേ. ആരാണ് ഈ സന്യാസി? അവനാണ് സന്യാസി എന്ന് പറയുന്നത്. ഗുണാതീതനാണ് യഥാർത്ഥത്തിലുള്ള സന്യാസി എന്നർത്ഥം. സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് ആ ഗുണാതീത അവസ്ഥയിലെ പ്രാപിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന ഒരു സന്യാസം, അത് ആ ഗുണാതീത അവസ്ഥയിലേക്ക് ഉള്ളൊരു സാധനമാർഗമായി സ്വീകരിക്കുന്നതാണ്. മറ്റേതൊരു സാധനമാർഗത്തെക്കാളും ശ്രേഷ്ഠമായി അവലംബിക്കാമെന്നുള്ള ഒരു സാധനമാർഗമാണ് സന്യാസം. ആ സന്യാസമാർഗത്തിൽ ഒരാൾക്ക് ആത്മനിയന്ത്രണം പോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സൗകര്യം ലഭിക്കുന്നു, ബാഹ്യമായും ആന്തരികമായും. അതാണ് ആ മാർഗത്തിന്റെ സവിശേഷത. അതുകൊണ്ടാണ് സന്യാസി എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇവിടെ സന്യാസി എന്ന് പറയുന്നത് ആ സാധകനെ ഉദ്ദേശിച്ചാണ്. അതാണ് ഗുണാതീതത്വ ഉപായ മാർഗീയ അവസ്ഥ. ഗുണാതീതത്വം എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനാണ് സന്യാസി എന്ന് പറയുന്നത്. ആ സന്യാസം എന്ന് പറയുന്ന ഒരു മാർഗത്തെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? കാരണം അവന്റെ മനസ്സ് കാമാദി വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, അതിനനുസരിച്ച് പോകുന്നതല്ല ഇവിടെ നിർദ്ദേശിക്കുന്ന ഉപായം എന്ന് പറയുന്നത്. അതിനെ നിയന്ത്രിച്ചും ഇല്ലാതാക്കിയും മുന്നോട്ട് പോകുന്ന മാർഗമാണ്. അതിനെ നിയന്ത്രിച്ചും ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ സന്യാസിക്കേ പറ്റും, ഗ്രഹസ്ഥന് പറ്റത്തില്ല. ആണ് സന്യാസം എന്ന് പറയുന്ന ഒരു പ്രത്യേക മാർഗത്തിന്റെ പ്രസക്തി അവിടെയാണ്. കാരണം ഈ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഇല്ലാതാക്കുന്നതിന് മുഖ്യമായി അതിനെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക. അപ്പൊ ചെറിയ ചോദ്യം, ഗുണാതീതനിൽ പോലും ഇത്തരം വികാരങ്ങളുണ്ടെങ്കിൽ പിന്നെ സന്യാസി എങ്ങനെ ഇതിനെ ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു? സന്യാസത്തിന് എവിടെയാണ് ഒരു പ്രസക്തി ഉള്ളത്? അതാണ് അതിന് രണ്ടായി തിരിച്ചത്. സന്യാസി ഇല്ലാതാക്കുന്നതും നിയന്ത്രിക്കുന്ന ഏതിനെയാണ്? രസവർജം. രസോപ്യസ്യ പരം ദൃഷ്ട എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന്റെ സ്ഥൂലമായിട്ടുള്ള പ്രകടമായിട്ടുള്ള ഭാവങ്ങളെയാണ് സന്യാസി സന്യാസ മാർഗത്തിലിരുന്നു കൊണ്ട് ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. ഗുണാതീതാവസ്ഥയിലുള്ളതിനെ നശിപ്പിക്കേണ്ട, ഇല്ലാതാക്കിയ ആവശ്യമില്ല, കാരണം അതവനെ സ്പർശിക്കുന്നില്ല. പക്ഷെ അതിന് മുമ്പൊരവസ്ഥയുണ്ട്, ഈ സ്ഥൂലമായി തന്നെ ബാധിക്കുന്ന അവസ്ഥ. സ്ഥൂലമായി തന്നെ ബാധിക്കുന്ന അവസ്ഥയിൽ ഇതിനോടൊപ്പം പോയി കഴിഞ്ഞാൽ അത് സാധനയാകത്തില്ല, ആത്മീയ സാധനയാകത്തില്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാരെല്ലാം കാമിനി കാഞ്ചന ത്യാഗത്തെക്കുറിച്ചെല്ലാം പറയുന്നത്. അതിനൊരു സംഗത്യമുണ്ട് ഒരു പരിധിവരെ. അതെന്താണ്? അത് സ്ഥൂലമായി വന്ന് ബന്ധിക്കുന്നു ഈ ഗുണങ്ങൾ. അവിടെയാണ് സന്യാസത്തിന്റെ ആവശ്യം വരുന്നത്. സന്യാസം എന്ന് പറയുമ്പോൾ ഗുണാതീതാവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ വേഷം കെട്ടിയുള്ള സന്യാസം അതിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതവിടെ ആവശ്യമായിട്ട് വരും. എന്നുവെച്ചാൽ ബ്രഹ്മചര്യം സന്യാസം ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാധ്യാത്മിക സാധന അവിടെ ആവശ്യം വരുന്നത് ഇവിടെയാണ്. അപ്പോ വേഷം കെട്ടുന്ന എന്തിനു വേണ്ടി? ബാഹ്യമായി തന്നെ ഒരു നിയന്ത്രണം തന്നെ വരുത്താൻ വേണ്ടി. നിയന്ത്രണം കൂടിയ തീരും, അതുതന്നെ ആന്തരികമായ നിയന്ത്രണത്തിന് സഹായിക്കും. ആശ്രമങ്ങളൊക്കെ അവിടെയാണ് ആവശ്യമായി വരുന്നത്. സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ആധ്യാത്മിക സാധനകളിൽ അയാൾ ശ്രദ്ധിക്കുന്നു, അതിനുവേണ്ടി മാത്രമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും മറ്റും വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, കർമ്മയോഗം വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട്, നമ്മൾ സ്വീകരിക്കുന്ന സന്യാസം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട്. വേഷം കെട്ടലൊക്കെ അവിടെയാണ് അർത്ഥവത്തായിത്തീരുന്നത്. അതൊന്നും നിരർത്ഥകമായ കാര്യങ്ങളല്ല, അതൊക്കെ നിരർത്ഥകമാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് മറന്നിട്ടില്ല പറയുന്നു. അത് എവിടെയാണോ അത് സാർത്ഥകമല്ലാത്തത്, അവിടെ അത് നിരർത്ഥകമായിത്തീരുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. മറിച്ചതൊക്കെ ആവശ്യമാണ്. അതാവശ്യമായി വരുന്നത് ഇതെല്ലാം കൊണ്ട് ആർക്കാണോ തൻ്റെ അന്ധകരണത്തെ നിയന്ത്രിക്കാനും ഈ വികാരങ്ങളെ നശിപ്പിക്കാനും കഴിയുന്നത്, സ്ഥൂലമായ ഭാവങ്ങളെ ഇല്ലാതാക്കാനും കഴിയുന്നത് അവിടെ ഇതൊക്കെ സാർത്ഥകമായിത്തീ. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ ശിഷ്യന്മാരെ ഇത്തരം മാർഗത്തിലേക്കൊക്കെ ഇത്തരം മാർഗങ്ങളിലൂടെ കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് ഈ മാർഗത്തിൽ ശ്രേഷ്ഠത പൂജ്യത ഒക്കെ വന്നു ചേരുന്നത്. അതുകൊണ്ടത് അതിൽ ദോഷങ്ങളുണ്ട്, ദോഷങ്ങൾ സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് അത് മോശമായിത്തീരുന്നില്ല, ശ്രേഷ്ഠം തന്നെയാണ്. ആ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ഇത്തരം വികാരങ്ങളെ നശിപ്പിക്കുന്നു, നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു. ഇത് രണ്ടും നിയന്ത്രണത്തിനും നാശത്തിനുമുള്ള അഭ്യാസം അവിടെ ആവശ്യമാണ്. കാമാദി വികാരങ്ങൾ കാമപൂർത്തിയിലൂടെ നശിക്കുന്നു സാധാരണ ജീവന്മാർ. സന്യാസിയാണെങ്കിലോ അതല്ലാതെയും നശിക്കാം. എങ്ങനെ? പ്രതിബന്ധങ്ങളിലൂടെ നശിക്കും. സന്യാസി എങ്ങനെ ഇതിനെ നശിപ്പിക്കുന്നു? ഇതിന് നിരന്തരം ഒന്ന് നിരന്തരം ഇതിന് പ്രതിബന്ധങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട്. ഒരു ഉദാഹരണം പറയാം. ഗുരുവന്റെ മനസ്സിൽ കാമവികാരമുണ്ട്, പെട്ടെന്നാണ് ഭയം വരുന്നത്. ഭയം കാമത്തിന് പ്രതിബന്ധമാണ്, ഉടൻ കാമം നശിച്ചു പോകും. ഒരാളുടെ ഉള്ളിൽ സന്തോഷം വന്നു, പെട്ടെന്ന് കോപം വന്നു, സന്തോഷത്തെ നശിപ്പിക്കുന്നു. ഇതാണ് പ്രതിബന്ധ വികാരങ്ങൾ എന്ന് പറയുന്നത്. സന്യാസിയുടെ മനസ്സിൽ വരുന്ന ഈ വികാരങ്ങളെ അയാൾ പ്രതിബന്ധ വികാരങ്ങളെ ആർജിച്ച് നശിപ്പിക്കുന്നു. ആണ് സന്യാസത്തിൽ ഇത്തരം വികാരങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. കാമപൂർത്തിയിലൂടെ നശിപ്പിക്കുന്നത്, അത് സ്വാഭാവികമായി സംഭവിക്കുന്ന മൃഗസമാനമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മൃഗങ്ങളിലും കാമം ഉണ്ടായി നശിക്കുന്നു. അങ്ങനെ ആ കാമത്തിന്റെ പൂർത്തിയിലത് നശിച്ചു പോകും. മനുഷ്യരങ്ങനെയല്ല, വിവേകികളായിട്ടുള്ള അല്ലെങ്കിൽ സന്യാസമാർഗത്തിൽ അങ്ങനെയല്ല അത് നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിച്ചാലോ വീണ്ടും ശക്തമായി വീണ്ടും തിരിച്ചു വരും. കാമപൂർത്തിയിലൂടെ കാമത്തെ നശിപ്പിച്ചാൽ കാമം വീണ്ടും ശക്തമായി വരും. അപ്പോൾ പ്രതികൂല ഭാവനകളെ സൃഷ്ടിച്ചുകൊണ്ട് വിപക്ഷ ഭാവനയിലൂടെ, യോഗശാസ്ത്രത്തിനത് പറയുന്നുണ്ട്, അതിനുവേണ്ടിയിട്ടാണ് ശമം ദമം എന്നൊക്കെയുള്ള വാക്കുകൾ പറയുന്നത്. അങ്ങനെയുള്ള ഗുണങ്ങളെ ആർജിച്ചുകൊണ്ട് ഇത്തരം സദ്ഗുണങ്ങൾ, വിവേക വൈരാഗ്യാദി സദ്ഗുണങ്ങൾ, സത്സംഗത്തിൽ നിന്നും മറ്റും ആർജിക്കുന്ന സദ്ഗുണങ്ങൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രകടമായി വരുന്ന സ്ഥൂലമായ കാമാദി വികാരങ്ങളെ നശിപ്പിക്കുന്നതിന് പര്യാപ്തമാണ്. അങ്ങനെ നശിപ്പിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവനും എന്ത് ചെയ്യുന്നു എന്ന വിചാരിഞ്ഞതേ ഇവിടെ സാധകനെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തെ ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഭാഷ്യകാരനും സാധകൻ എന്നുള്ളതിനൊക്കെയാ പറയുന്നത്. ഗുണാതീതൻ ചലിക്കുന്നില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ചലിക്കുന്നില്ല. പക്ഷെ സാധകൻ അങ്ങനെയല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അത് ചലിക്കേണ്ട അവസരങ്ങൾ ധാരാളം ഉണ്ടാവും. എന്റെ അന്ധകരണത്തിൽ പൂർവ്വ സംസ്കാരങ്ങളുണ്ടോ സാഹചര്യങ്ങളുണ്ടോ അവന്റെ സാധനാമാർഗത്തിൽ പ്രതികൂലമായിരിക്കുന്ന വികാരങ്ങൾ അവന് പ്രകടമാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വിവേകദർശനാവസ്ഥ, അവന്റെ ആ വിവേകദർശനാവസ്ഥ കൊണ്ട്, വിവേകദർശനാവസ്ഥ കൊണ്ട് ഹേതുവിൽ പറഞ്ഞിരിക്കുകയാണ്. ആ വിവേകദർശനാവസ്ഥ കൊണ്ട് അവന്റെ മാനസികമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വിവേക വൈരാഗ്യാദികൾ കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. ആ ഒരവസ്ഥ അവൻ എങ്ങനെ ആർജിക്കുന്നു? അത് ഗുരു ഉപദേശം കൊണ്ടും സത്സംഗം കൊണ്ടും അവന്റെ തന്നെ മറ്റ് സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ടും അവൻ വിവേക ദർശനം എന്നൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവന്റെ ഉള്ളിലുണ്ടാകുന്ന ഈ പ്രതികൂല വികാരങ്ങൾക്ക്, അവന്റെ സാധനയ്ക്ക് പ്രതികൂല വികാരങ്ങൾക്ക്, അതിന് പ്രതികൂലമായ, അതിന് പ്രതിബന്ധങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് വിഘ്നങ്ങളായിരിക്കുന്ന ഗുണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഗുണങ്ങളിൽ തട്ടി ഇതെല്ലാം തകർന്നു പോകുന്നു. കൊണ്ട് അവൻ ഇതിനെ അതിജീവിക്കുന്നു. അതുകൊണ്ടാണ് സദാ സാധകൻ ശ്രദ്ധാലുവായിരുന്ന സാധനാമാർഗങ്ങളിൽ തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ അപഭ്രംശം സംഭവിച്ചു പോകും, മിഥ്യാചാരത്വം കടന്നു വന്നു പോവും, അന്ധകരണം ദുഷിച്ച് നശിച്ചു പോവും. പക്ഷെ അവനെ സന്യാസി എന്ന വിചാല്യതേ, അവൻ ചലിക്കുന്നില്ല. അവനെന്ത് ചെയ്യുന്നു? ഈ ഗുണാതീതന്റെ അവസ്ഥയും അവൻ ഭാവന ചെയ്യുന്നു. ഗുണാതീതൻ എങ്ങനെയാണോ ഈ വികാരങ്ങൾ കീഴടങ്ങാതിരിക്കുന്ന, അതുപോലെ താനും കീഴടങ്ങാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവൻ വിവേക ദൃഢതയെ സമ്പാദിക്കുന്നു. അവിടെ ഈ വികാരങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ദൃഢമായ സാധന സമ്പത്ത് അവൻ കൈവരിക്കുന്നു. അതൊന്നേ ഉള്ളൂ എന്നാണ്. അപ്പോ ഈ വികാരങ്ങളെ നശിപ്പിക്കുന്നതിന് ആഗ്രഹപൂർത്തിയിലൂടെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെയും ചിലർ ഉപദേശിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു ആധ്യാത്മിക സാധനയല്ല, അത് സാധാരണ ഒരു സഹജമായ ജീവിതമാണ്. സഹജമായ മാർഗം ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അത് കേൾക്കാൻ വേണ്ടി നമ്മൾ ആരും അടുത്ത് പോയിരിക്കേണ്ട കാര്യമില്ല. അത് ജനനം മുതലേ സഹജമായ എല്ലാ ഭാവങ്ങളും നമ്മളിലുണ്ട്. വിശപ്പ് വരുമെന്നും വിശക്കുമ്പോൾ ആഹാരം കഴിക്കണമെന്നും വിശപ്പ് മാറുമെന്നും ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കേണ്ട കാര്യമില്ല. അത് പ്രകൃതി തന്നെ നമ്മുടെ ഉള്ളിൽ ധരിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ സഹജമായി ജീവിക്കുക, പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക, അതല്ല ഈശ്വരപ്രജ്ഞ ലക്ഷണത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈശ്വരപ്രജ്ഞ ലക്ഷണത്തെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ നശിപ്പിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം. അതിനാണ് ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും ഒക്കെ ആവശ്യമായി വരുന്നത്. അവിടെ ഈ പറയുന്ന പ്രതികൂലമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രതികൂലമായ അവയെ സൃഷ്ടിച്ച അന്ധകരണത്തിൽ ഇതിനെ നശിപ്പിക്കണം. എന്നാലേ സാധന മാർഗത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. സഹജമാർഗമെന്ന് പറയുന്നതിനെ തന്നെ പലരും തെറ്റിദ്ധരിച്ചിട്ടാണ്. ഈ വികാര വികാരങ്ങൾക്കൊന്നും ഒരിക്കലും കീഴ്പ്പെടാതെ സഹജമായ ആത്മഭാവത്തിൽ ചേർന്നൊന്ന് പോകാൻ വേണ്ടി ഈ പുരുഷൻ ശ്രമിക്കുക. അതാണ് സഹജമാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ പ്രകൃതിയിൽ സഹജമായിരിക്കുന്ന വികാര വിചാരങ്ങൾക്ക് ഒരുമിച്ച് പോകുക എന്നുള്ള അർത്ഥമല്ല അത്. ആ സഹജമാർഗത്തെ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങളിന്ന് ജീവിക്കുന്നത് പോലെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി, ഇതാണ് ആത്മീയത, അങ്ങനെ ജീവിക്കാം, അതിന് ആത്മീയത എന്ന പേര്, അതിന് ആത്മാവുമായി ബന്ധമൊന്നുമില്ല, അതിന് പ്രകൃതിയുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഇവിടെ വിവേക ദർശനത്തെ ആർജിക്കണം. അതുകൊണ്ടാണ് ഇതിനെ ജീവിക്കേണ്ടത്. ആ കാര്യമാണ് ഭാഷ്യകാരനും എടുത്തു പറയുന്നത്. സന്യാസിയുടെ സാധനയായിട്ട് നിർദ്ദേശിക്കുന്ന അതിനെ തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഗുണാതീതത്വ ഉപായമാർഗ അവസ്ഥിത സന്യാസി എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉദാസീനവദാസീനോ ഗുണേർയോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവ യോഗതിഷ്ഠതിനേങ്കതേ സമദുഃഖസുഖസ്വസ്ഥ സമല്ലോഷ്ടാസ്മകാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസ്തുതി മാനാപമാനയോ സ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭപരിത്യാഗി ഗുണാതീതസ ഉച്യതേ മാം ചോമ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമദീതീതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. ശാന്തി ശാന്തി ശാന്തി.